ബ്രഹ്മസൂത്രം സംഗ്രഹഭാഷ്യം ഒന്നാം അധ്യായം രണ്ടാം പാദം ഒന്നാം സൂത്രം. സർവം ഖല്ലിദം ബ്രഹ്മ തജ്ജലാനി ശാന്ത ഉപാസീത. ഇവിടെ ഉപാസന വിധിച്ചിരിക്കുന്നു. അപ്പോൾ അത് എന്തിനാ ഉപാസിക്കേണ്ടത്? തന്നെ തന്നെ ഉപാസിച്ചാൽ മതിയോ? അഹം ഞാൻ സാറിന് പറയാനുണ്ടോ? എന്നെ തന്നെ ധ്യാനിക്കുക. അപ്പം ഞാൻ ആരാണ്? അല്പജ്ഞനായിരിക്കുന്ന ജീവൻ തന്നെ ഉപാസിച്ചിട്ട് എന്താ ഫലം? പറയുന്നത് ബ്രഹ്മ ഉപാസന ആണ് സിദ്ധാന്തി പറയുന്നത്. ബ്രഹ്മത്തെ ഉപാസിക്കേണ്ടത്. ബ്രഹ്മെന്ന് പറയുമ്പോൾ സർവജ്ഞനും സർവശക്തിമത്തുമായിരിക്കുന്ന ഈശ്വരനെ ഉപാസിക്കുക. ഈശ്വരനെന്നോ ബ്രഹ്മമെന്നോ പറയാം. അല്ലാതെ ജീവ ഉപാസനയല്ല. അതിനെ ചെല്ല് പറയുന്നു, ഏത് ദുഃഖം ഭവതി യസ്മാ സർവമിതം വികാര ജാതം ബ്രഹ്മൈവ തജ്ജത്വ തല്ലത്വ തദനത്വച്ച നജാ സർവസ്യേകാത്മത്വ രാഗാദേ സംഭവന്തി തസ്മാൻ ശാന്ത ഉപാസീത. ഇവിടെ ഇങ്ങനെയും മനസ്സിലാക്കാം എന്ന് പറയുന്നു. തജ്ജത്വ തല്ലത്വ തദനത്വ എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു, അതിൽ നിലനിൽക്കുന്നു, അതിൽ ചലിക്കുന്നു, പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് സർവമിതം വികാരജാതം ബ്രഹ്മേവ, ഈ കാണുന്ന സർവവും ഈ പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണോ? അത് സിദ്ധാന്തം തന്നെയാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? സർവ ആത്മ ഏകത്വം, ഏകാത്മജ്ഞാനം ഉണ്ടാകുന്നു. സർവവും ബ്രഹ്മം തന്നെയാണ്, ഞാൻ നീ എന്നുള്ള ഭേദം ഉണ്ടാകുന്നില്ല, അന്യത്വ ബുദ്ധി ഉണ്ടാകുന്നില്ല. അന്യത്വ ബുദ്ധിയാണ് രാഗദ്വേഷങ്ങൾക്ക് കാരണം, അതുണ്ടാകുന്നില്ല. രാഗാദിയ എന്നെ സംഭവം തീ, അവിടെ രാഗാദികൾ സംഭവിക്കുന്നില്ല. രാഗാദികളില്ലെങ്കിൽ മനസ്സ് ശാന്തമാണ്. കഴിഞ്ഞ ദിവസം നമ്മളത് വിശദീകരിച്ചാണ്. രാഗാദികളാണ് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്. അതല്ലെങ്കിൽ മനസ്സ് ശാന്തമാണ്. ധ്യാനത്തിനും മനസ്സിൻ്റെ ശാന്തി ആവശ്യമാണ്. സർവാത്മഭാവത്തെ ഗ്രഹിച്ചുകൊണ്ട് ശാന്തനായി ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും ധ്യാനത്തിന് വേണ്ട മനസ്സിൻ്റെ ശാന്തിയാണ് വിധിക്കുന്നതെന്ന് പറയുന്നു. ഇതൊന്നും മുഖ്യമായ സിദ്ധാന്തമല്ല, ഇങ്ങനെയും ആയിക്കൂടെ എന്നാണ്. എന്നുവെച്ചാൽ സർവസ്യേകാത്മത്വ രാഗാദേ സംഭവം തീ, എല്ലാം ഒരാത്മാവായിരിക്കുക, അവിടെ രാഗദ്വേഷങ്ങളൊന്നും സംഭവിക്കത്തില്ല. തസ്മാ ശാന്ത ഉപാസീത, അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി ഉപാസന ചെയ്യുക. ഇതാണ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. ഭേദബുദ്ധി ഇല്ലാതെ വരുമ്പം രാഗാദികളില്ലാതെ വരും, രാഗാദികളില്ലാതെ വരും, മനസ്സിന് ശാന്തി വരും, ശാന്തമായി ധ്യാനിക്കുക. അല്ല, ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതാണ് ശരിയെന്ന് തോന്നും. എന്നുവെച്ചാൽ സമവിധി വരത്തിയെ സതി അനേന വാക്യേന ബ്രഹ്മോപാസന നീന്തും ശക്യന്തി. ഇത് സമവിധി, സമത്വ വിധിച്ചിരിക്കുകയാണ്. ഈശ്വര ഉപാസനയല്ല മനസ്സിന്റെ ശാന്തി. അനേന വാക്കിന് ബ്രഹ്മ ഉപാസനം എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രഹ്മ ഉപാസനം അല്ല എന്ന് പറയേണ്ടി വരും. മനസ്സിന്റെ ശാന്തിയെ വിധിച്ചിരിക്കുന്നു, അപ്പം ബ്രഹ്മ ഉപാസനമല്ല എന്ന് വരും. പക്ഷെ ഇവിടെ ഉപാസനയെ വ്യക്തമായി പറയുന്നു. ഉപാസന എന്ത്? സകൃതം കുറവീത ഇത്യനേന വിധിയത്. ഇവിടെ ഉപാസന അടുത്ത് പറയുന്നുണ്ട്, കർത്തു സങ്കല്പത്തെ ചെയ്യുക എന്ന് വെച്ചാൽ ധ്യാനിക്കുക. കൃതു സങ്കല്പോ ധ്യാനം ഇത്യർത്ഥം. കൃതു എന്ന് വെച്ചാൽ സങ്കല്പം, സങ്കല്പം എന്ന് പറഞ്ഞാൽ ധ്യാനം. ഉപാസനയെക്കുറിച്ച് പറയുന്ന പ്രസംഗത്തിൽ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനമാണ്. തസ്യജ വിഷയത്വശ്രീതി മനോമയ പ്രാണശരീര ഇത് ജീവനെങ്കിലും. എന്തിനെ ധ്യാനിക്കണം? അവിടെ തന്നെ പറയുന്നു, മനോമയൻ പ്രാണശരീരൻ. മനോമയനായിരിക്കുന്നതും പ്രാണശരീരനായിരിക്കുന്ന ജീവനാണ്. അതോ ബ്രഹ്മോ ജീവവിഷയം ഏതത് ഉപാസനം ഇതേ. അതുകൊണ്ട് പറയുന്നു, ഇവിടെ ജീവനെയാണ് ഉപാസിക്കേണ്ടത്. അങ്ങനെ പറയുന്നതിന് കാരണം കൊണ്ട് ലോകത്തിൽ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ചെയ്യുന്നത്, ധ്യാനിക്കുന്നത് തന്നെ തന്നെ ധ്യാനിക്കുന്നു. ചില പറയും തന്നെ തന്നെ ധ്യാനിക്കുന്നു, തൻ്റെ ഉള്ളിൽ ധ്യാനിക്കുന്നു. തൻ്റെ ഉള്ളെന്ന് പറയുന്നത് എന്താണ്? താൻ തന്നെയാണ്. തൻ്റെ ഉള്ളു താനല്ലാതെ മറ്റെന്തെങ്കിലുമാകും. അപ്പോൾ തന്നെ അഹം എന്നുള്ള ബോധത്തോടുകൂടി എന്ത് ഉപാസന നടത്തിയാലും അത് ജീവ ഉപാസനയാണ്. ഇവിടെ ജീവ ഉപാസനയല്ല, ഇവിടെ ഈശ്വര ഉപാസനയാണ്. ജീവൻ ഉപാസിച്ചിട്ട് വിശേഷിക്കണമൊന്നുമില്ല. കാരണം ജീവൻ സംസാരിയാണ്, പരിച്ഛിന്നനാണ്, അല്പജ്ഞനാണ്, അങ്ങനെയുള്ള ജീവൻ ഉപാസിച്ചിട്ടുണ്ടോ? അത് സിദ്ധാന്തത്തിൽ ഈശ്വര ഉപാസന. ഇവിടെ സാധാരണ ലോകത്തിൽ സംഭവിക്കുന്നത് പോലെ ജീവ ഉപാസനയെ കുറിച്ച് പറയുന്നു. എല്ലാവരും ധ്യാനമെല്ലാം ചെയ്യുന്ന അവനവന്റെ ഉള്ളിലുള്ള ചില അഭ്യാസങ്ങളായിട്ടാണ്, ഈശ്വര ഭാവനയില്ലാതെ. അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത്. അതിൻ്റെ അതാണ് യോഗത്തെ കുറിച്ച് പറഞ്ഞത്. യോഗത്തിൽ എന്താണ്? ധ്യാനിക്കുന്ന പുരുഷനെയാണ്, ജീവ ഉപാസനയാണ്. അവിടെയും ഈശ്വര ഉപാസനയില്ല. ഈശ്വര പ്രണിധാനത്തെയും മറ്റും പറയുന്നുണ്ട്. അത് സമാധി സിദ്ധിക്കുന്നതിനുള്ള ഉപായമായിട്ട്, അല്ലാതെ ധ്യാനിക്കുന്നത് തന്നെ തന്നെയാണ്, പുരുഷനെ തന്നെയാണ് ധ്യാനിക്കുന്നത്. അതൊന്നിവിടെ ശ്രുതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇവിടെ ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശ്വര ഉപാസനയാണ്. അവിടെ തന്നെ സർവകർമ്മ സർവകാമ ഇത്യാദ്യപി ശ്രീയമാണ് പര്യായണ. ജീവവിഷയം ബുദ്ധി. പക്ഷെ അവിടെ സർവകർമ്മ സർവകാമ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെ ജീവനിൽ വരും? അറിയുന്നു, അതും ജീവനിൽ പരമ്പരയായിട്ട് പര്യായൻ ജീവനെ പറയാം. എന്തുകൊണ്ട്? അനേക ജന്മങ്ങൾ ജീവന് കടന്നു വന്നു. അപ്പോൾ അവിടെ അനേക കർമ്മങ്ങൾ സംഭവിച്ചു, അനേക ജന്മങ്ങളിലൂടെ ജീവൻ കടന്നു വന്നു, അനേക കാമങ്ങൾ സംഭവിച്ചു. അപ്പോൾ പൂർവ്വപൂർവ്വ ജന്മങ്ങളെ എടുത്തുകൊണ്ട് സർവകർമ്മങ്ങളും ഉള്ളവനാണ്, സർവകാമങ്ങളും ഉള്ളവനാണ് ജീവനെ തന്നെ പറയാം. ജീവൻ അനാദിയാണ്. അപ്പോൾ സർവകർമ്മ സർവകാമ എന്ന് പറയുന്നത് ഈശ്വരനെയാണ് എന്ന് പറയേണ്ട കാര്യമില്ല. ജീവനെ സംബന്ധിച്ച് അത് യോജിക്കും. അതാണ് പര്യായണ ജീവവിഷയ ഉപദ്ധ്യത. യേശ ആത്മാ അന്തർഹൃദയ അണീയാൻ വ്രീഹീർവ യവാത്വ ഇതിജ ഹൃദയ ആയതിനത്തും അണീയസ്തും ആരാഗ്രമാത്രസ്യ ജീവസ്യ അപകൽപ്പതി എന്ന അപരിച്ഛിന്നസ്യ ബ്രഹ്മണ, അതുപോലെ ഇവിടെ തന്നെ പറയുന്നു യേഷമേ ആത്മാ എന്റെ ആത്മാ അന്തർഹൃദയ ഹൃദയ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അണി ഞാനത് വളരെ സൂക്ഷ്മമാണ്. വ്രേഹിയർ വാ വ്രേഹി നെല്ല് യവം യവം ശ്യാമാകാത്വ അല്ലെങ്കിൽ ചാമ ശ്യാമാക തണ്ടുലാത്വ അതിൻ്റെ അരി ഏറ്റവും കണ്ണുകൊണ്ട് കാണാൻ തന്നെ പ്രയാസമുണ്ട്. അതിനോടെല്ലാം ഒപ്പമിച്ച് പറയുന്നു അതുപോലെ അത്യധിക സൂക്ഷ്മമാണ് എന്നെല്ലാം പറയുമ്പോഴും അവിടെ ജീവൻ എന്നുള്ള ധാരണയാണ് വരുന്നത്. തൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായിരിക്കുന്ന തൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ജീവതത്വത്തെ ഉപാസിക്കുക എന്ന് വരും. അതാ വേണ്ടതെന്നാണ് പൂർവക്ഷി പറയുന്നത്. ഹൃദയ ആയതനത്വം അണിയസ്സും ഹൃദയമാണ് ഇരിപ്പടം, സൂക്ഷ്മമാണ് ആരാഗ്രമാത്രസ്യ ജീവസ്. ജീവനെ കുറിച്ച് പറയുന്നത് ആരാഗ്രമാത്രമാണ് എന്നുവെച്ചാൽ അതിസൂക്ഷ്മമാണ്. അത് പറയും എന്താണ്, ഒരു അസ്ത്രത്തിൻ്റെ അഗ്രം എങ്ങനെയാണോ അതിസൂക്ഷ്മമായിരിക്കുന്നത്, അല്ലെങ്കിൽ പറയും ഒരു പുല്ലിൻ്റെ ഇലയുടെ അഗ്രം എങ്ങനെയാണോ അതിസൂക്ഷ്മമായിരിക്കുന്നത് അതുപോലെ സൂക്ഷ്മമായിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഈ ഭാവനയോടുകൂടിയെല്ലാം ഒരാൾ ധ്യാനിക്കുമ്പോൾ ജീവനെയാണ് ധ്യാനിക്കുന്നത്. അപരിച്ഛിന്നസ്യ ബ്രഹ്മണ, അപരിച്ഛിന്നമായിരിക്കുന്ന ബ്രഹ്മത്തെയല്ല ധ്യാനിക്കേണ്ട, അതിനെയാണ്. സർവാത്മഭാവത്തിന് വേണ്ടി അതിനെയാണ് ധ്യാനിക്കേണ്ടത് എന്നാണ്. നനു ജായാൻ പൃഥിവ്യ ഇത്യാദ്യവി എന്ന പരിച്ഛിന്ന അവകൽപ്പതീതി. പക്ഷെ അവിടെ തന്നെ പൃഥിവിയേക്കാൾ വലുതാണെന്നും മറ്റും പറഞ്ഞിരിക്കുന്നു ജായാൻ. അതെങ്ങനെ ജീവനിൽ യോജിക്കും? അതിനെ പൂർവക്ഷി പറയുന്നു, അത്ര ബ്രഹ്മാനാതാവത് അണീയസ്തും ജായസ്തും ച ഉഭയം ഏകസ്മിൻ സമാശ്രയിതും സഖ്യം വിരോധ പറയുന്നു. അണീയം എന്നും വലുത് എന്നും പറഞ്ഞു, സൂക്ഷ്മമെന്നും വലുതെന്നും പറഞ്ഞു, ചെറുതെന്നും വലുതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലത് യോജിക്കത്തില്ല, വിരുദ്ധമുള്ള കാര്യം വിരോധമുള്ള കാര്യമാണ്. അന്യതരാശ്രയണേച്ച പ്രഥമശ്രുതത്വം അത് അണീയസ്തു യുക്തമാശ്രയം, രണ്ടിലൊന്ന് സ്വീകരിക്കണം. ആദ്യം അവിടെ എന്താ പറഞ്ഞത്, അണീയമാണ് സൂക്ഷ്മവും. അപ്പം ആദ്യം പറഞ്ഞതിനെ എടുത്തിട്ട് ജായസ്തം തു ബ്രഹ്മഭാപേക്ഷയ ഭവിഷ്യ, ജീവന് ഉപാസിക്കുക. അങ്ങനെ ഉപാസിച്ച് ഉപാസിച്ചൊടുവിൽ വലിയ ബ്രഹ്മമായി തീരും, അങ്ങനെ ജായസ്തം വരും. ആദ്യം അണീയമായിരിക്കുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന തൻ്റെ ഭാവത്തെ ധ്യാനിച്ച് ധ്യാനിച്ചയാൾ അതിബൃഹത്തായ ബ്രഹ്മമായി തീരും. ഇതൊക്കെ സാധാരണ മനുഷ്യൻ്റെ മനസ്സിലിരിക്കുന്ന സങ്കല്പങ്ങൾ തന്നെ ഇവിടെ പറയുന്നു. തൻ്റെ സൂക്ഷ്മമായ ഭാവത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് അവസാനം സർവാത്മഭാവത്തിൽ എത്തിച്ചേരും എന്നെല്ലാം പറയും. ആ സർവാത്മഭാവം എന്ന് പറയുന്നത് തൻ്റെ ഉപാസനയുടെ ഫലമായി താൻ എത്തിച്ചേരുന്ന ഒരു സ്ഥാനമാണ്. ഇങ്ങനെയെല്ലാം പറയുന്നവർക്ക് ഇതൊക്കെയാണ് സ്വീകാര്യമായിരിക്കുന്നത്. നിശ്ചിത ജീവവിഷയത്തെ ഏതന്തേ ബ്രഹ്മസങ്കീർത്തനം ഏത് ബ്രഹ്മ ഇതി തദ്വൈ പ്രകൃത പരാമർശാർത്ഥത്വ ജീവവിഷയമേവ. അപ്പോൾ ഇവിടെ നിന്ന് തീരുമാനിക്കാം, ഉപാസിക്കേണ്ടത് ജീവനെയാണ് എന്നാണ്. പക്ഷെ അവസാനം അവിടെ പറയുന്നുണ്ട് ഏതത് ബ്രഹ്മ, അങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്. ബ്രഹ്മ ഉപാസന എന്നിടുന്നുണ്ട്. തഥവി പ്രകൃത പരാമർശാർത്ഥത്വ ജീവവിഷയമേവ. കാരണം ഇവിടെ ഈ പ്രകൃതത്തിൽ ചർച്ച ചെയ്യുന്ന ജീവനെ കുറിച്ചാണ്. അവസാനം ബ്രഹ്മശബ്ദം ഉപയോഗിച്ചെങ്കിലും ഈ പ്രകടനത്തിൽ ചർച്ച ചെയ്യുന്ന ജീവനെയാണ് ബ്രഹ്മശബ്ദം കൊണ്ടും ഗ്രഹിക്കേണ്ടത്. തഥവി പ്രകൃത പരാമർശത്വ, അത് ഈ പ്രകടനത്തിൽ ജീവനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് ചുരുക്കത്തിൽ എന്ത് പറയുന്നു, ആരെയാ ധ്യാനിക്കേണ്ടത്? ജീവനെ. എങ്ങനെയുള്ള ജീവൻ? തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന സർവകർമാവും സർവകാമനുമായിരിക്കുന്ന ആ ജീവൻ, ജീവനെ ഉപാസിക്കുക. ഉപാസിച്ച് ഉപാസിച്ചൊടുവിൽ അവൻ സർവാത്മഭാവത്തെ എത്തിച്ചേരും. ഇപ്പൊ സാധാരണ ഈ പറയുന്ന തൻ്റെ ഉള്ളിൽ ധ്യാനിക്കണം, തന്റെ ഉള്ളിലിരിക്കുന്ന എന്തിനെങ്കിലും ധ്യാനിക്കണമെന്നൊക്കെ പറയുമ്പോൾ വരുന്ന തകരാറാണ് ഈ പറയുന്നത്. അത് അബദ്ധമാണ് എന്നാണ്. തസ്മാൻ മനോമയത്വാദിഭിർ ധർമ്മീർ ജീവ ഉപാസ്യ. അതുകൊണ്ട് മനോമയത്വാദി ധർമ്മങ്ങളോടുകൂടിയ, അതിന് സാറിന് പറയാറുണ്ടല്ലോ ഉള്ളിൽ ബോധമുണ്ട്, ഈ ബോധത്തെ ധ്യാനിക്കുക. തന്നെ ധ്യാനിക്കാൻ പറയുന്നവരെല്ലാം പറയുന്ന കാര്യമാണ്. ജീവ ഉപാസ്യ, ജീവനാണ് ധ്യാനിക്കേണ്ടത്. ദിവ്യം പ്രാപ്തി ബ്രഹ്മ. ഇനി ഇവിടെ മുതൽ സൂത്രത്തെ സിദ്ധാന്തപരമായി വ്യാഖ്യാനിക്കുന്നു. പരമേവ ബ്രഹ്മ മനോമയത്വാദി ധർമ്മീർ ഉപാസ്യ. ഇവിടെ പറഞ്ഞ ധർമ്മങ്ങളെല്ലാം ശരി തന്നെയാണ്. സർവകർമ്മ, സർവകാമ, മനോമയ, പ്രാണശരീര, ഇതൊന്നും തന്നെ സംബന്ധിച്ച് പറഞ്ഞതല്ല. പിന്നെയോ ഇതെല്ലാം ബ്രഹ്മത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഉപാസന ധ്യാനം എന്ന് പറയുന്നത് ഈശ്വര ഭാവനയായിരിക്കണം, അഹം എന്നുള്ള ഭാവനയായിരിക്കരുത്. അഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈശ്വരനാകത്തില്ല. അഹം എന്ന് പറയുന്നത് എന്താണ്? പരിച്ഛിന്നമായ തന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്ന തന്റെ സ്വരൂപത്തിന് അഹം എന്ന് പറയുന്നു. തന്റെ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? പരിച്ഛിന്നമല്ലേ, അല്പമല്ലേ. അതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞോ പരമാവധി ഏത് വരെ പോവും? തന്റെ ബുദ്ധി വരെ പോവും. അതിനപ്പുറം തനിക്കൊന്നും അറിയാൻ പറ്റില്ല, അഹം ബുദ്ധി. അങ്ങനെ അഹം ബുദ്ധിയിലൂടെ ഞാനെന്നൊരാൾ ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ താൻ തന്നെ ഗ്രഹിക്കാൻ പറ്റും. പറയുന്നു അതല്ല പറയുന്നത് ഇവിടെ മനോമയത്വാദി ധർമ്മേ. ഈ സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല ആ ധർമ്മങ്ങളോടുകൂടി. എങ്ങനെ മനോമയനാണ്, പ്രാണശരീരനാണ് എന്നെല്ലാം പറഞ്ഞ ഈ വിശേഷണങ്ങളോടുകൂടി ധ്യാനിക്കേണ്ട എന്തിനെ? ഈശ്വരനെ. പരമേവ ബ്രഹ്മ, പരബ്രഹ്മത്തെ. അതെന്താ ഇതിൽ നിന്നും വ്യത്യാസം വരുന്നത്? അവിടെ അത് സർവശക്തിമാനാണ്, സർവജ്ഞനാണ്, ജഗത്തിൻ്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും നാശത്തിനും കാരണം ആണ്. അത് തന്നെക്കുറിച്ച് പറയാൻ കഴിയില്ലല്ലോ. ഈ ഭാവനയോടുകൂടി ധ്യാനിക്കുമ്പോൾ അത് ഈശ്വരധ്യാനമാകും, ജീവധ്യാനമല്ല. എന്തുകൊണ്ട് കുതഹ? ഇവിടെ സൂത്രത്തെ വ്യാഖ്യാനം സർവത്ര പ്രസിദ്ധ ഉപദേശം, അതാണ് സൂത്രം. അത് വിശദീകരിക്കുന്നു. സർവത്ര എന്ന് പറഞ്ഞാൽ സർവേഷു വേദാന്തേഷു, എല്ലാ ഉപനിഷത്തുകളിലും. പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ ബ്രഹ്മശബ്ദസ്യ ആലംബനം ജഗത് കാരണം. ഇഹജ സർവം ഖലിതം ബ്രഹ്മ ഇതി വാക്യവക്രമേ ശ്രുതം. അതാണ് പ്രസിദ്ധം എന്ന് പറയുന്നതാണ്. സർവത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂത്രത്തിലെ സർവത്ര ശബ്ദത്തിന്റെ അർത്ഥം ഉപനിഷത്തുകളിൽ. പ്രസിദ്ധമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് അവിടെ പ്രസിദ്ധമായിരിക്കുന്നത്? ബ്രഹ്മമാണ്. എന്താ അത് താനായിക്കൂടെ? അല്ല, താനെന്ന് പറയുന്നത് ജീവനാണ്. താൻ തനിക്ക് തന്നെ താൻ പ്രസിദ്ധമാണ്, അത് പറയേണ്ട കാര്യമില്ല. സർവവേദാന്തത്തിലും ഉപനിഷത്തുകളിലും പ്രസിദ്ധമായിരിക്കുന്ന ബ്രഹ്മശബ്ദസ്യ ആലംബനം, ബ്രഹ്മശബ്ദത്തിന്റെ ആലംബനമായിരിക്കുന്ന എന്താണത്? ജഗത്തിന് കാരണമായിരിക്കുന്ന, എന്നുവെച്ചാൽ ബ്രഹ്മശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്ന ജഗത്തിന് കാരണമായിരിക്കുന്ന. ഇവിടെയോ ഇഹച, ഇവിടെ ചാന്തോക്യത്തിൽ സർവം ഖലിതം ബ്രഹ്മ എന്ന് പറഞ്ഞ ഈ കാണുന്ന സർവവും ആ ബ്രഹ്മം തന്നെയാണ്. ഇതി വാക്യ ഉപക്രമേശ്രിതം, ഇവിടെ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞു. തദേവ മനോമയത്വാദി ധർമ്മേഹി വിശിഷ്ടം, അതിനെ തന്നെ പിന്നീട് വന്നിട്ട് എന്താണ്? മനോമയ, പ്രാണശരീര, സർവകർമ്മ, സർവകാമ, ഇങ്ങനെയെല്ലാം വിശേഷിപ്പിക്കുന്നു. അതിനാണ് ഇവിടെ ഉപദിശ്യത, എന്തിനു വേണ്ടി? ഉപാസനയ്ക്ക് വേണ്ടി. അപ്പോൾ ഈ ധർമ്മങ്ങളോടുകൂടിയ ഈശ്വരനെ ധ്യാനിക്കുക, ബ്രഹ്മത്തെ ധ്യാനിക്കുക, അല്ലാതെ ജീവനെ അല്ല. അവിടെ ഒന്ന് ഓർക്കണം, എന്താണ് ജീവൻ? ബ്രഹ്മം തന്നെ എന്ന് പറയുന്നിടത്താണ് ഇതും പറയുന്നത്. ജീവൻ ബ്രഹ്മ തന്നെ എന്ന് പറയുമ്പോൾ എന്താണോ അവിടെ ജീവന്റെ ഉപാധികളെയോ ഈശ്വരന്റെ ഉപാധികളെയോ എടുത്തിട്ടല്ല പറയുന്നു, അതിനെ സ്വീകരിച്ചുകൊണ്ടല്ല. ജീവന്റെ ഉപാധികളെയും ഇങ്ങനെ മനോമയം, പ്രാണശരീരം എന്ന് പറയുന്ന അതിനകത്ത് തന്നെ ഇനി എന്താണ് സമഷ്ടിയിൽ ഈശ്വരന്റെ ഉപാധിയാക്കിയാൽ അതിനെയും വിട്ടിട്ട് കേവലമായ ചൈതന്യത്തെയാണ് അവിടെ ജീവൻ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നിടത്ത് അവിടെ ഉപാസിക്കാനില്ല. ഉപാസന ഇവിടെ വരുന്നത് ജീവൻ ഈശ്വരൻ എന്നുള്ള ഭേദം നിലനിൽക്കുന്നിടത്ത്. ബ്രഹ്മത്തെ തന്നെ എന്താണ് സർവശക്തിമത്തായും സർവജ്ഞനായും ഉപാധികളോടുകൂടി ബ്രഹ്മത്തെ ഗ്രഹിക്കുമ്പോൾ അതിനെ ധ്യാനിക്കണം. കേവലമായ ചൈതന്യം എന്ന് പറയുമ്പോൾ അവിടെ പറയും ജീവൻ തന്നെ ബ്രഹ്മം. അവിടെ ധ്യാനിക്കണ്ട, അറിഞ്ഞാൽ മതി. അവിടെ ധ്യാനിക്കാൻ കഴിയത്തുമില്ല. ഒരാൾക്ക് ബ്രഹ്മത്തെ ഉപാസിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധ്യമേയല്ല. എന്തുകൊണ്ട്? ഉപാസിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു അവലംബം ആവശ്യമാണ്. എന്തെങ്കിലും ഒരു ഉപാധി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉപാസിക്കാൻ ധ്യാനിക്കാൻ കഴിയും. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന് വിഷയമാക്കുകയാണ്. മനസ്സിന് വിഷയമാകണമെങ്കിൽ മനസ്സിന് വിഷയമാക്കത്തക്ക എന്തെങ്കിലും ഒന്ന് അവിടെ ഉണ്ടായിരിക്കും. ഇവിടെ എന്താണ്? അത് സർവജ്ഞനാണ് എന്ന് പറയുമ്പോൾ സർവജ്ഞത്വം എന്ന് പറയുന്ന ഒരു ഉപാധിയെ, താൻ അല്പജ്ഞനാണ്, തന്നില്ലാത്ത ഒന്നു, താൻ അല്പവിഷയത്തെ ബോധിക്കുന്നവനാണ്, താൻ എങ്ങനെയാണോ അല്പവിഷയത്തെ ബോധിക്കുന്ന അതുപോലെ സർവവിഷയങ്ങളെയും ബോധിക്കുന്ന ഒരുവൻ ഈശ്വരൻ, താൻ അല്പശക്തിയോടുകൂടിയവനാണ്, താൻ എങ്ങനെയാണോ തൻ്റെ അല്പശക്തി ഉപയോഗിക്കുന്ന അതുപോലെ ഈ പ്രപഞ്ച സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും ഉള്ള സർവശക്തിയോടും കൂടിയവൻ. അങ്ങനെയുള്ള ഉപാധികളെ ആശ്രയിച്ചാണ് മനസ്സുകൊണ്ട് ഈശ്വര തത്വത്തെ വിഷയമാക്കുന്നു. ഉപാസനയിൽ അതാ സംഭവിക്കുന്നു. ധ്യാനത്തിൽ മനസ്സുകൊണ്ട് തത്വത്തെ വിഷയമാക്കാൻ ശ്രമിക്കുന്നു. തത്വം ശരിക്കും വിഷയമാകുന്നുണ്ടോ? ഇല്ല. പിന്നെയോ ഉപാധിയോടുകൂടിയ തത്വം വിഷയമാകുന്നു. അതിനുവേണ്ടി ഉപാധികളെ പറയുന്നു. അത് പ്രാണ ശരീരനാണ്, ഈ കാണുന്ന സമഷ്ടി പ്രാണവും അതിൻ്റെ ശരീരനാണ്, ശരീരമാണ്. മനോമയനാണ്, ഈ സർവ മനസ്സും അതിൻ്റെ മനസ്സാണ്. സർവകാമ, ഈ കാണുന്ന സർവചരാചരങ്ങളുടെയും കാമം അതിൻ്റെ കാമമാണ്. സർവകർമ്മ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സർവകർമ്മങ്ങളും അതിൻ്റെ കർമ്മമാണ്. അപ്പോൾ ഈശ്വരൻ എന്നുള്ള ഭാവം അവിടെ വരുന്നു. ഈ ഉപാധികളിലൂടെ ആ തത്വത്തെ വിഷയമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ധ്യാനമായി. ഇത് ഈ ജീവന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കുന്നില്ല. തനിക്ക് തന്നെ കുറിച്ച് പറയാൻ പറ്റുമോ? താൻ സർവശക്തനാണ്. അപ്പോൾ തൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് തന്നെ ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിശേഷിച്ച് എന്താ സംഭവിക്കുന്നത്? തൻ്റെ ഉള്ളിലേക്ക് നോക്കിയൊക്കെ താൻ കാണുന്ന എന്താണ്? തൻ്റെ ഉള്ളിലിരിക്കുന്ന കാമക്രോധങ്ങളും രാഗദ്വേഷങ്ങളും സുഖദുഃഖങ്ങളും ഒക്കെയാണ്. അതിൽ തന്നെ എനിക്കിഷ്ടമുള്ള ധ്യാനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ധ്യാനിക്കും? തൻ്റെ ഉള്ളിലിരിക്കുന്ന സുഖത്തെ ധ്യാനിക്കും. താൻ അനുഭവിക്കുന്ന പരിച്ഛിന്നമായിരിക്കുന്ന ക്ഷണികമായിരിക്കുന്ന സുഖലേശത്തെ തനിക്ക് ധ്യാനിക്കാൻ പറ്റും. അല്ലെങ്കിൽ തനിക്ക് തൻ്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചൈതന്യത്തിൻ്റെ സ്ഫുരണത്തെ തനിക്ക് ധ്യാനിക്കാൻ പറ്റും. എവിടെയാണോ തൻ്റെ ഉള്ളിൽ ജീവസ്ഫുരണം തനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന അതിനെ ധ്യാനിക്കാൻ പറ്റും. ഇതൊക്കെ ജീവ ഉപാസന. ഇതൊന്നും ഇവിടെ ശാസ്ത്രം വിധിച്ചിട്ടുള്ളതല്ല. ഇവിടെ വ്യക്തമായും പറഞ്ഞു എന്താണ്? സർവം ഖല്ലിതം ബ്രഹ്മ തജ്ജലാനിധി ശാന്ത ഉപാസീത. അപ്പോൾ പരമാത്മഭാവത്തെയാണ് ധ്യാനിക്കേണ്ടത്. അല്ല, ഇനി അറിയാനാണെങ്കിലോ അറിയുന്നതിന് വേണ്ടി ഉപാധികളെയെല്ലാം നിഷേധിക്കുന്നു. നിഷേധിച്ചാൽ ശേഷിക്കുന്നതോ? അത് മനസ്സുകൊണ്ട് വിഷയമാക്കാൻ പറ്റിയൊന്നുമില്ല. അതിനറിയണം. എങ്ങനെ അറിയണം? അത് മനസ്സിന് വിഷയമല്ല, അത് മനസ്സിൻ്റെയും സ്വരൂപമാണ്. ചിന്തയ്ക്ക് വിഷയമല്ല, അത് ധ്യേയമല്ല, ധ്യാനത്തിന് വിഷയമല്ല, അത് സർവസ്വരൂപമായിരിക്കുന്നു എന്നതിനറിയുക. അത് അവിഷയമാണെന്നറിയുന്നതുകൊണ്ട് തന്നെ അത് വിഷയമാകുന്നില്ല. അത് ജ്ഞാനം. അപ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ധ്യാനമെന്നും ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ജ്ഞാനമെന്നും വേർതിരിച്ച് തന്നെ അറിയും. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ധ്യാനത്തെക്കുറിച്ചാണ്. അതെങ്ങനെ വേണം? അത് ആ ധ്യാനം എന്ന് പറയുന്നത് ജീവനെ സംബന്ധിച്ചായിരിക്കരുത്, ഈശ്വരനെ സംബന്ധിച്ചായിരിക്കണം. തദൈവ മനോമയത്യാദി ധർമ്മവിശിഷ്ടം ഉപദിശ്യതീതി യുക്തം. ഏവഞ്ച പ്രകൃതഹാന അപ്രകൃത പ്രക്രിയേ ന ഭവിഷ്യത. അതുകൊണ്ടെന്താണ്? ഇവിടെ ഈശ്വര ഉപാസനമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതഹാനി ദോഷം വരത്തില്ല. എന്തിനാണോ ഉപാസിക്കാനായി വിധിച്ചത് ഉപാസീത എന്ന ഉപാസന വിധിക്കുകയാണ്, അതിനെ ഉപേക്ഷിച്ചു എന്ന് വരില്ല. അപ്രകൃത പ്രക്രിയ എന്താണ്? എന്തിനെയാണ് ഉപാസിക്കാൻ പാടില്ലാത്ത ജീവനെ, അപ്രകൃതമായതിനെ, അതിനെ ഉപാസിച്ചു എന്നുള്ള ദോഷവും വരത്തില്ല. നന്നു വാക്യോപക്രമേ ശമവിധി വിവക്ഷയ ബ്രഹ്മ നിർദ്ദിഷ്ട അസുവിഷയത്യുക്തം പറയുന്നിവിടെ സർവം ഖല്ലിതം ബ്രഹ്മ തജ്ജലാനിതി ഉപാസീത. ഇത്രയും മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഈശ്വരനെ ഉപാസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ധ്യാനിക്കാൻ. പക്ഷെ അവിടെ ഒന്നുകൂടെ ഉണ്ടെന്താണ്? ശാന്ത ഉപാസീത, ശാന്തനായി ഉപാസിക്കുക. അതിന് വളരെ പ്രാധാന്യം കൊടുത്ത് പറയുകയാണ്. ഈ സർവാത്മബോധം വേണം. ആ ബോധം കൊണ്ട് താൻ അന്യനെന്നുള്ള ബോധം ഇല്ലാതാവണം. അങ്ങനെ രാഗദ്വേഷങ്ങൾ മനസ്സിലില്ലാതെയാകണം. അങ്ങനെ മനസ്സ് ശാന്തമാകണം. ആ ശാന്തമായ മനസ്സ് കൊണ്ട് വേണം ഉപാസിക്കേണ്ടത്. അതുകൊണ്ടല്ലേ യോഗത്തിൽ തന്നെ എന്താണ് അവിടെ ധ്യാനിക്കാൻ പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ശമം. അതാണ് ആദ്യം പറയുന്നത്. അവിടെയും ശമം ദമം എന്നെല്ലാം പറയുന്നത് കൊണ്ടുള്ള ഇന്ദ്രിയ നിഗ്രഹം അല്ലെങ്കിൽ മനസ്സിൻ്റെ നിഗ്രഹം എന്ന് പറയുന്നത് എന്താ? മനസ്സ് ശാന്തമായിരിക്കുക. അവിടെ നിന്നാണ് ധ്യാനം തുടങ്ങുന്നത്. അശാന്തം ആണ് മനസ്സെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ധ്യാനിക്കാൻ കഴിയും? മനസ്സ് വിക്ഷിപ്തമായിരിക്കും. മനസ്സ് നാനാ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കും. അനുകൂല പ്രതികൂലങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ജയപരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഇങ്ങനെ ദ്വന്ദ്വ വിഷയങ്ങളിൽ മനസ്സായിരിക്കുമ്പോഴാണ് അത് മനസ്സ് രാഗദ്വേഷ കലുഷിതമായിരിക്കും. അവിടെ എങ്ങനെ ധ്യാനിക്കാൻ കഴിയുന്നു? മനസ്സിന് ഒരു വിഷയത്തിനും ഏകാഗ്രമാകാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആണ് യോഗികൾ പറയുന്നത് എന്താണ്? മനസ്സ് ഏകാഗ്രമോ നിരുദ്ധമോ ആയിരുന്നാൽ മാത്രമേ യോഗം സാധ്യമാകൂ. യോഗം എന്ന് പറയുമ്പോൾ അത് പറയണം സമാധി എന്ന് പറയുന്ന ഫലത്തെ കൊടുക്കുന്ന യോഗം. അതിന് സമാധിയുക്തമായ മനസ്സിൽ മാത്രമേ അത് സാധ്യമാകൂ. മറിച്ച് ഇന്ന് യോഗം എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള യോഗത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു യോഗം ഇല്ലെന്ന് പറയുന്നില്ല. അത് കേവലം വ്യായാമം മാത്രമേ ഉള്ളൂ. അത് തന്നെ മനസ്സിനും കുറച്ച്, അതുപോലെ തന്നെ മനസ്സിനും ചില വ്യായാമമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിനും ഒരു താത്കാലികമായ ഒരു സമാധാനമൊക്കെ കിട്ടും. അല്ലെങ്കിൽ മനസ്സിന് ഏകാഗ്രത പോലെയുള്ള ചില ഗുണങ്ങൾ കിട്ടും. അതൊന്ന് ഇവിടെ പറയുന്ന ധ്യാനവുമായിട്ടോ അല്ലെങ്കിൽ യോഗവുമായിട്ടോ ഒരു ബന്ധവുമില്ല. അതാണ് യോഗം എന്ന് പറഞ്ഞ പറയുന്നുണ്ട്. ഹഠയോഗത്തിൽ അങ്ങനെയുള്ള യോഗാഭ്യാസം കൊണ്ട് ആരോഗ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ആരോഗ്യം ഉണ്ടാകുമെന്നെല്ലാം പറയുന്നുണ്ട്, രോഗങ്ങൾ ഇല്ലാതാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെയും മുഖ്യമായി പറയുന്നത് എന്താണ്? സമാധിയാണ് ഫലം എന്ന് പറയുന്നു. അതിനുള്ള അഭ്യാസങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ സമാധിയെ അഭ്യസിക്കുന്നതിന് ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. അതിനുവേണ്ടി ശരീരാരോഗ്യത്തിന് വേണ്ടി ചില അഭ്യാസങ്ങളെ പറയുന്നേ ഉള്ളൂ. മുഖ്യം അവിടെ സമാധിയാണ്. ആരോഗ്യത്തിന് വേണ്ടി ഒരു ആരോഗ്യം, അതിനുവേണ്ടി യോഗ, അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ പ്രചരിച്ചിരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. യോഗശാസ്ത്രം ആരോഗ്യത്തിന് വേണ്ടിയാണ്, ഒരു യോഗശാസ്ത്രവും അത് പറയുന്നില്ല. എല്ലാ യോഗശാസ്ത്രവും സമാധിക്ക് വേണ്ടി തന്നെയാണ്. സമാധിക്ക് വേണ്ട ആരോഗ്യം അത് വേണം, അതിനുവേണ്ടി ചില ആസനങ്ങളും മറ്റും പറയുന്നു. അപ്പം മുഖ്യമായതെന്തോ അതിനെ വിട്ടിട്ട് ഗുണമായതെന്തോ അതിനാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ലോകത്തിന് അതേ കഴിയൂ, അതുകൊണ്ടായിരിക്കാം ലോകത്തിന് ഈ പറയുന്ന സമാധി എന്നെല്ലാം പറഞ്ഞാൽ പിന്നെ ആരും ഇതിൻ്റെ പുറകെ വരത്തില്ല. പിന്നെ ഇത് പ്രചരിപ്പിക്കുന്നവർക്ക് ലാഭം ഇത് പറഞ്ഞാലേ ഉണ്ടാവും. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രചരിക്കത്തില്ല, ഇതിനാളെ കിട്ടത്തില്ല. ഇത് പ്രചരിപ്പിക്കുന്നവൻ്റെ തൊഴിൽ നഷ്ടപ്പെടും, അങ്ങനെയെല്ലാം വരും. പക്ഷെ ഇവിടെ പറയുന്നത് അത് ഏത് യോഗത്തെ സംബന്ധിച്ചാലും ശരി, സമാധി അതിന് എന്തിവിടെ പറഞ്ഞിരിക്കുന്നു? ശാന്ത ഉപാസി, ആ മനസ്സിൻ്റെ ശാന്തി വേണം. നമ്മൾ പറയുന്ന അങ്ങനെയല്ല, യോഗ അഭ്യസിച്ചിട്ട് മനസ്സിൻ്റെ ശാന്തി ഉണ്ടാക്കാമെന്ന്. ശരിയാണ്, യോഗത്തിൻ്റെ അഭ്യാസം കൊണ്ട് ചിത്തവൃത്തികളെ നിരോധിക്കുമ്പോൾ മനസ്സ് കൂടുതൽ ശാന്തമാകും. പക്ഷേ യോഗത്തെ അഭ്യസിക്കുന്നതിനുള്ള യോഗ്യതയിൽ പ്രധാനവും മനസ്സിൻ്റെ ശാന്തിയാണ്. അങ്ങനെ കൂടിയുണ്ട്, ശാന്തിയുള്ളവനെ ഇവിടെ സമാധിക്ക് ഉപകരിക്കുന്ന യോഗം അഭ്യസിക്കാൻ പറ്റും. ധ്യാനം അല്ലെങ്കിൽ ഉപാസനയ്ക്ക് ഏറ്റവും അടുത്ത സാധന എന്ന് പറയുന്നത് ശാന്തിയാണ്, മനഃശാന്തി. അങ്ങനെ ശാന്തി ഇവിടെ വിധിക്കുന്നു എന്ന് പറഞ്ഞാലും സ്വീകരിക്കാം, കാരണം ഉപാസനയ്ക്ക് അത് ആവശ്യമാണ്. അങ്ങനെ വാക്യുപക്രമേ ശമവിധി വിവക്ഷയ, ഇവിടെ ശമവിധി ശാന്തനായിരിക്കുക, എന്നിട്ട് ഉപാസിക്കുക, അതിൻ്റെ വിവക്ഷയുണ്ട്. അതിനുവേണ്ടി ബ്രഹ്മ നിർദ്ദിഷ്ടം നസവിക്ഷ, അതിനുവേണ്ടി ബ്രഹ്മത്തെ പറഞ്ഞേ ഉള്ളൂ. അല്ല, ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാലോ അത് ശരിയല്ല. അത്ര വെച്ചത് യദ്യപി ശമവിധി വിഷയതയാ ബ്രഹ്മ നിർദ്ദിഷ്ടം ശരിയാണ്. വിധിയുടെ വിവക്ഷയിൽ ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരുന്നു വെച്ചാൽ ശമത്തെക്കുറിച്ച് വിധി ശാന്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് തന്നെ ബ്രഹ്മത്തെ ഉപാസിക്കാനും പറഞ്ഞിരിക്കുന്നു. അതും ആദ്യം തുടക്കത്തിൽ തന്നെ ശാന്തനാകുക എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഉപാസിക്കുക, ശാന്തനായി ഉപാസിക്കുക. ശാന്തിയല്ലേ ആദ്യം പറഞ്ഞു? അത് ശരി തന്നെയാണ്. ശാന്തിയെ പറഞ്ഞിട്ട് ബ്രഹ്മത്തെ ഉപാസിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ ധരിക്കരുത്, ശാന്തിക്ക് വേണ്ടി ബ്രഹ്മത്തെ ഉപാസിക്കുക എന്നല്ല. അങ്ങനെ ധരിക്കരുത്, മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടി ബ്രഹ്മത്തെ ഉപാസിക്കുക അതല്ല. മനസ്സിൻ്റെ ശാന്തിയോട് കൂടി ബ്രഹ്മത്തെ ഉപാസിക്കുക, രണ്ടും രണ്ടാണ്. ഒരു കൂട്ടർ പറയുന്നത് ശാന്തിക്ക് വേണ്ടി ബ്രഹ്മത്തെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ ശാന്തി ഉണ്ടാകും എന്നാണ്. എന്നോടുകൂടെ യോജിക്കുന്നില്ല. പിന്നെയോ, മനസ്സിൻ്റെ ശാന്തിയോടുകൂടി ബ്രഹ്മത്തെ ഉപാസിക്കുക. ബ്രഹ്മ ഉപാസനയ്ക്ക് ശാന്തി ആവശ്യമാണ്, അതിൻ്റെ സാധനയാണ്. എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഒരുവൻ ഈശ്വരനെ ധ്യാനിക്കുന്നത്? അപ്പോൾ അവൻ്റെ മനസ്സിൽ ശാന്തി ഉണ്ടായിരിക്കും. അല്ലാതെ ഈശ്വരനെ ഉപാസിച്ചതിന് ശേഷം ശാന്തി ഉണ്ടാകും, അങ്ങനെയല്ല. ആ ആ ഉപാസന കൊണ്ട് അവൻ്റെ ഉള്ളിലുള്ള ശാന്തി വർദ്ധിക്കാം, അത് വേറൊരു കാര്യം. പക്ഷെ ഉപാസനയ്ക്ക് ശാന്തി ആവശ്യമാണ്. ഇപ്പൊ ബ്രഹ്മ ഉപാസനയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നല്ല, ബ്രഹ്മ ഉപാസനയ്ക്ക് സഹകാരിയായിരിക്കുന്ന ഒന്നാണ് ശാന്തി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ശാന്ത ഉപാസിത, ശാന്തനായി ഉപാസിക്കുക. അപ്പൊ എന്തിനെ ധ്യാനിച്ചാലും ശരി, ഇപ്പൊ ബ്രഹ്മ ഉപാസനയോ മറ്റെന്തെങ്കിലും ഉപാസന ഏതായാലും ശരി, ഉപാസന എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് മനസ്സിന്റെ ഏകാഗ്രതയാണ്. മനസ്സിന്റെ ഏകാഗ്രത സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിൽ വിക്ഷേപങ്ങളില്ല, മനസ്സിൽ ഏകം അഗ്രമായി, ഏക വിഷയമാണ് അവിടെ അഗ്രം എന്ന് വെച്ച വിഷയം. ഏകം അഗ്രം ഏകാഗ്രം, ഏകം വിഷയം യസ്യ, ഏതൊരു മനസ്സിലാണോ ഏക വിഷയമായിരിക്കുന്നതാണ് ഏകാഗ്രം, ഒരു വിഷയം. അപ്പൊ ധ്യാനിക്കുമ്പോൾ അവിടെ ഒരു വിഷയമാണ് ഏകാഗ്രമാകുന്നത്. ആ ഏകാഗ്രത എന്ന് പറയുമ്പോൾ അവിടെ വിക്ഷേപമില്ല. വിക്ഷേപമില്ല എന്ന് പറഞ്ഞാൽ മനസ്സ് ശാന്തമായിരിക്കുന്നു, സ്വച്ഛമായിരിക്കുന്നു, അവിടെ അത് നടക്കത്തുള്ളൂ. ധ്യാനം എന്ന് പറയുന്ന അവിടെ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ അങ്ങനെ മനസ്സിലാക്കണം, ശാന്തിയോടുകൂടി ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ആ ഉപാസന ആരംഭിക്കുന്നതിന് വേണ്ട ശാന്തിയെങ്കിലും മനസ്സിൽ വേണം, അത്രയെങ്കിലും വേണം ഉപാസന തുടങ്ങുന്നതിന് ഉള്ള ഒരു യോഗ്യത എന്നുള്ള നിലയ്ക്ക് എങ്കിലും മനസ്സിന് ശാന്തി. ആ ശാന്തിയെ അവലംബിച്ചുകൊണ്ട് ഉപാസിക്കുക. ആ ഉപാസനയുടെ ദാർഢ്യത്തിൽ മനസ്സിൽ കൂടുതൽ ശാന്തി വരും. അല്ല, ശാന്തിയില്ലാത്ത മനസ്സുകൊണ്ട് ഉപാസിച്ച് ശാന്തിയെ നേടിക്കളയാന്ന് വിചാരിക്കരുത്. അതുകൊണ്ടിവിടെ കേവലം ശമവിധിയല്ല, എന്താണോ നിങ്ങൾ ഉപാസിക്കുക ശാന്തിയെ നേടുക, അതല്ല. അതുകൊണ്ടല്ലേ ഓം ശാന്തി ശാന്തി ശാന്തി എന്ന് നാഴികയ്ക്ക് 300 വട്ടം പറഞ്ഞാലും എൻ്റെ മനസ്സിന് ഒരു ശാന്തിയില്ല. പറഞ്ഞു പറഞ്ഞ് കേൾക്കുന്നവനോട് അശാന്തി ഉണ്ടാക്കും. അല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ ഓം ശാന്തി ശാന്തി, എത്ര കാലം കൊണ്ട് പറയുന്നു, എന്തെങ്കിലും ഒരു ശാന്തി ഉണ്ടോ? ഈ പറഞ്ഞതുകൊണ്ട് എന്തായാലും ഒരു ശാന്തി ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതുകൊണ്ട് ശാന്തി ഉണ്ടാകുമെന്നുള്ളതല്ല, ശാന്തിയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ആ പറയുന്നത് കൊണ്ട് ശാന്തി ഉണ്ടാവും. അല്ല, ശാന്തി ഇല്ലാതെയാണ് പറയണമെങ്കിൽ ഈ പറച്ചിലേന്ന് വരെ ശാന്തി ഉണ്ടാക്കും. അതുപോലെ തന്നെ അല്ല ലോകാസമസ്താസുഖിനോ ഭവന്തോ എന്ന് പറയുന്ന നടക്കുന്നു. തനിക്ക് സുഖമുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. സുഖം എന്തെന്നറിയാത്തവൻ ഇരുന്നുകൊണ്ട് ലോകാസമസ്താസുഖിനോ ഭവന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ആർക്ക് സുഖമുണ്ടാവും? ഇവൻ പറഞ്ഞെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് സുഖമുണ്ടാവും? ഒന്നും ഉണ്ടാവും. പിന്നെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവൻ്റെ ഉള്ളിൽ കുറച്ചെങ്കിലും സുഖം വേണം, കുറച്ചെങ്കിലും വേണം, ഒരല്പമെങ്കിലും. ഇത് പറയുന്നതിനുള്ള ഒരു സുഖം പോലും വേണം. അത് പറയാ ഉള്ളിൽ സുഖം ഉണ്ടാക്കി കേൾക്കുന്നവന് ഒരു ചെറിയ സുഖം തോന്നും. എല്ലായിടത്തും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇവിടെ യദ്യപി ശമവിധി വിവക്ഷയ ബ്രഹ്മനിർദ്ദിഷ്ടം ശരിയാണ്, ഇവിടെ ശാന്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശാന്തിയെ വിധിച്ചുകൊണ്ട് തന്നെയാണ് ഉപാസന വിധിക്കുന്നത്. തഥാപി അങ്ങനെയൊക്കെയാണെങ്കിലും മനോമയത്വാദിഷു ഉപദിശ്യമാനേഷു തദൈവ ബ്രഹ്മസന്നിഹിതം ഭൂതി. ഇവിടെ ശാന്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ എന്താണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മനോമയനാണ്, പ്രാണശരീരനാണ്, സർവകാമനാണ്, സർവകർമാവാണ്, ഇങ്ങനെയെല്ലാം പറയുമ്പോൾ അവന് ധ്യേയമായിരിക്കുന്ന എന്താണ്? ഇത്തരം വിശേഷങ്ങളോട് കൂടിയിരിക്കുന്ന പരമാത്മാവ്. ആ പരമാത്മാവിനെ ശാന്തിയോടുകൂടി ഉപാസിക്കുക, ധ്യാനിക്കുക, അതിൻ്റെ ഫലമുണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്. ജീവസ്സുന സന്നിഹിതോ നജ സ്വശബ്ദേന ഉപാത്തൈതി വൈഷമ്യം. അത് എന്തായാലും ഇവിടെ ശാന്തനായി ഉപാസിക്കാൻ പറയുന്നത് ബ്രഹ്മത്തെയാണ്, ജീവനെ അല്ല. കണ്ണടച്ച് തൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് തന്നെ ധ്യാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. കണ്ണടച്ചാലും കണ്ണ് തുറന്നിരുന്നാലും ശരി, ഈ സർവാത്മകമായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഈശ്വരനെയാണ് ധ്യാനിക്കേണ്ടത്. ജീവസ്വന സന്നിഹിതം ഇവിടെ ഈ സന്ദർഭത്തിൽ ജീവനെ അല്ല ഈ പ്രകടനത്തിൽ ഉപാസനയ്ക്ക് വിഷയമായി വരുന്നത്. എന്നുവെച്ചാൽ സുശബ്ദേന ഉപാസ അതിനെയല്ല ഇവിടെ ശാന്ത ഉപാസീത എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉപാസിക്കാൻ വിധിച്ചിരിക്കുന്നത് എന്നർത്ഥം. വിധി വൈഷമ്യം. അങ്ങനെ ജീവനെ ഉപാസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതായ പല ദോഷങ്ങളും വരും. മറിച്ച് ഈശ്വരനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദോഷങ്ങളെല്ലാം പരിഹരിക്കും. അതുകൊണ്ട് ഈശ്വരനെ ഉപാസിക്കുക, അതിന് തജ്ജനാനിധി ശാന്ത ഉപാസിക്കുക, അതും ശാന്തിയോടുകൂടി ഉപാസിക്കുക മനസ്സിന്. അതാണ് സർവത്ര പ്രസിദ്ധ ഉപദേശ. സർവത്ര ഉപനിഷത്തുകളിലും പ്രസിദ്ധമായിരിക്കുന്ന ബ്രഹ്മത്തെ ഇവിടെയും ഉപദേശിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ ആ ബ്രഹ്മത്തെ ഈശ്വരഭാവത്തിൽ ഉപാസിക്കുക. ബ്രഹ്മതത്വം ജ്ഞേയമാണ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവിഷയമായിരിക്കുന്ന ബ്രഹ്മം എങ്ങനെ ജ്ഞേയമാകും? ഇത്തരത്തിലുള്ള നാനാ ചോദ്യങ്ങൾ വരുമ്പോൾ ശരി, അത് അനുഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ബോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ ഉപാസിക്കുക. അത് ബോധിക്കാനാണെങ്കിലും ശരി, ഉപാസനയിലൂടെ പരമ്പരയെ ബോധിക്കാനായാലും ശരി, ഭക്ഷ്യകാരൻ ഒരു കാര്യം തറപ്പിച്ചു പറയുന്നതാണ്, ഈശ്വര അനുഗ്രഹം ആവശ്യമാണ് എന്ന് പറയും. തൻ്റെ സാമർഥ്യം കൊണ്ടെന്ന് വെച്ചാൽ തൻ്റെ അഹന്തയിൽ ഊന്നിയ സാമർഥ്യം കൊണ്ട്, തൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് ഒന്നും ആർക്കും ഇത് ബോധിക്കാൻ കഴിയത്തില്ല. കാണാനുള്ള സാമർഥ്യം തന്നെ ഇല്ല. തൻ്റെ അഹന്ത എന്ന് പറയുന്ന വളരെ ദുർബലമാണ്. അതിന് ഈശ്വര സാക്ഷാത്കാരം പോലെയുള്ള വലിയ കാര്യങ്ങളൊന്നും നേടാൻ അതിനെ കൊണ്ട് കഴിയത്തില്ല. അതിന് നിലനിൽപ്പില്ലാത്തതാണ്. ശരിയായ വെളിച്ചത്തിൽ ഇരുള നശിക്കുന്നത് പോലെ തന്നെ ശരിയായ ബോധത്തിൽ അസ്വയം നശിച്ചു പോകുന്നതാണ്. അപ്പം അതിനെ ആശ്രയിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരം നേടും? ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര ബോധം എന്ന് പറയുന്നത് ഒരിക്കലും അഹന്താകാര്യമല്ല. അതുകൊണ്ട് പറയുന്ന എന്താണ്, അത് ഈശ്വര അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഈശ്വരനെ ഉപാസിക്കാം. അല്ല, അങ്ങനെയും ധരിക്കാൻ പാടില്ല, എനിക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഞാൻ ബുദ്ധിയുണ്ട് ഈശ്വരനെ അറിഞ്ഞു കളയും, അത് സാധിക്കത്തില്ല. പറയുന്നു ജ്ഞാനം കൊണ്ട് ബോധിക്കുന്നു എന്നെല്ലാം പറയുന്നത്. അവിടെ എന്താണ്, ഞാൻ എൻ്റെ എന്നുള്ള ജ്ഞാനമല്ല. ഞാൻ എൻ്റെ എന്നുള്ള ജ്ഞാനം വരുമ്പോൾ ആ ജ്ഞാനം കൊണ്ട് എന്തിനാ ഗ്രഹിക്കുന്നത്? പ്രാപഞ്ചികമായ വിഷയങ്ങളെ ഗ്രഹിക്കും. ഞാൻ എൻ്റെ എന്ന് പറയുന്ന ബോധത്തിന് വിഷയമല്ലാത്ത ഈശ്വരനെ ആ ബോധം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റും, കഴിയത്തില്ല. അതുകൊണ്ടാണ് അത് ബുദ്ധിയോട് ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ എന്നുള്ള ഭാവത്തെ തിരസ്കരിക്കുന്ന ഒരു ബോധമുണ്ട്. ആ ബോധത്തിനോ അതിന് ഈശ്വരൻ്റെ അനുഗ്രഹം കൂടെ വേണം എന്ന് പറയുന്നു. അതാണ് ഈശ്വരനെ കുറിച്ച് ഉപാസിക്കുന്ന സന്ദർഭങ്ങളിൽ, ഈശ്വര ഉപാസനയെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ പറയുന്നത്. വിവക്ഷിത ഗുണം ഉപദേശിച്ചു വീണ്ടും പറയുന്നിവിടെ ഈശ്വര ഉപാസനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിവക്ഷിതം എന്ന് പറയുന്നതാണ് വക്തും ഇഷ്ടാവിവക്ഷിത. വക്ത പറയുന്നതിന് ഉപദേശിക്കുന്നതിന് ഇഷ്ടമായിരിക്കുന്ന കാര്യത്തെയാണ് വിവക്ഷ എന്ന് പറയുന്നത്. ആ വിവക്ഷിതമായ ഗുണത്തിന്റെ ഉപപത്തി അതെന്താണെന്ന് വിശദീകരിക്കുന്നു. യദ്യപി അപൂരുഷേ വേദേ ഭക്തിരഭാവാത് ഇച്ഛാർത്ഥ സംഭവതി. ഇവിടെ പറയുന്നു വേദം അപൂരുഷേയമാണ്, അപൂരുഷേയമായ വേദത്തിൽ വക്താവില്ല, വക്താവില്ല. നമ്മളെപ്പോഴും പറയുന്നത് വക്താവിനെ കുറിച്ചാണ്. വക്താവും ശ്രോതാവും ഇവിടെ ഭാഷ്യകാരൻ തന്നെ പറയുന്നു വേദം അപൂരുഷേയമാണ്, വേദത്തിൽ വക്താവില്ല എന്ന് പറയുന്നു. അപൂരുഷേയം എന്ന് പറഞ്ഞാൽ പുരുഷ നിർമ്മിതമല്ല വേദം. അപ്പൊ പിന്നെ ഉപദേശിക്കുന്ന ആളിനെ എന്ത് പറയും? എന്തായാലും ഇവിടെ മന്ത്രം ഉപദേശിച്ച അവരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. യാജ്ഞവൽക്കൻ ഉപദേശിച്ചതായി പറയുന്നു, ഗാർഗി ഉപദേശം കേട്ടതായി പറയുന്നു, യമൻ ഉപദേശിച്ചതായി പറയുന്നു, നചികേതസ് ഉപദേശത്ത് കേട്ടതായി പറയുന്നു, ഉദ്ദാലകൻ ഉപദേശിച്ചതായി പറയുന്നു, ഉദ്ദാലകി അത് കേട്ടതായി പറയുന്നു. ഉപദേശിക്കുന്നവരെയാണല്ലോ നമ്മൾ വക്താവെന്ന് പറയുന്നു. ഈ ഉപദേശത്തെയാണ് വേദമെന്ന് പറയുന്നതാണ് ഉപനിഷത് ഭാഗം. ഇവിടെ ഭാഷകാരം പറയുന്നു വേദം അപൂരുഷേയമാണ്, അതുകൊണ്ട് അവിടെ വക്താവില്ല, ഉപദേശിക്കുന്നവനില്ല. ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? ഉപനിഷത്തുകളിലെല്ലാം വക്താവിനെ നമ്മൾ പ്രത്യക്ഷമായി തന്നെ കാണുന്നുണ്ട്, ഉപദേശിക്കുന്നവര്. അപ്പോ ആ വക്താവില്ലാത്തതുകൊണ്ട് എന്താണ് വക്താവിന്റെ ഇഷ്ടം അങ്ങനെ ഒന്നില്ല അവിടെ. അപ്പോ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അപൗരുഷേയമാണ് വേദം എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കും. കുലാലൻ പാത്രത്തെ ഉണ്ടാക്കുന്നു, ആ പാത്രം എന്ന് പറയുന്നത് എന്താണ്? പൗരുഷേയമാണ്, പുരുഷ പ്രവൃത്തി കൊണ്ട് സംഭവിച്ചതാണ്. എന്തുകൊണ്ട്? ആ കുലാലൻ എന്ന് പറയുന്നയാള് കുടത്തെ ഉണ്ടാക്കുന്നയാള്, പാത്രത്തെ ഉണ്ടാക്കുന്നയാള് ആദ്യം അതിനെക്കുറിച്ച് അറിഞ്ഞു. കുടത്തെക്കുറിച്ച് അയാളുടെ മനസ്സിലൊരു സങ്കല്പം വന്നു, ഇതാണ് പാത്രം വസ്തു, ഇതാണ് വസ്തു ഇച്ഛതി. പിന്നെ അയാളുടെ ഉള്ളിൽ ആഗ്രഹം വന്നു, ശരി ആ വസ്തുവിനെ എനിക്ക് നിർമ്മിക്കണം. യഥത്തെ പിന്നെ അയാൾ പ്രവർത്തിക്കുന്നു, അയാളുടെ മനസ്സിൽ പ്രവൃത്തി വന്നു, അയാളുടെ കർണങ്ങളിൽ പ്രവൃത്തി വന്നു, അയാളുടെ ശരീരത്തിൽ പ്രവൃത്തി വന്നു, ബാഹ്യമായി പ്രവൃത്തി വന്നു, വസ്തു ഉണ്ടായി. അത് പൗരുഷേയം. അവിടെ എന്താണ്? അറിവ്, ഇച്ഛ, പ്രവൃത്തി എല്ലാം സംഭവിച്ചു. അവിടെ പ്രവർത്തിക്കുന്ന ആരാണ്? കുലാലൻ എന്ന് പറയുന്ന ആരാണ്? ഒരു ജീവനാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ശരീരത്തിൽ അഭിമാനിക്കുന്ന ഒരുവനാണ്. ശരീരത്തിൽ അഭിമാനിക്കുന്നവനായതുകൊണ്ട് തന്നെ അവൻ എങ്ങനെ ഇരിക്കുന്നു? അവൻ കർത്തൃത്വ ബുദ്ധിയോടുകൂടിയവനാണ്, ഭോക്തൃത്വ ബുദ്ധിയോടുകൂടിയവനാണ്. അവന് അഹന്തയുണ്ട്, മമതയുണ്ട്. ഞാനിതാ ഇത് ചെയ്യാൻ പോകുന്നു, ഞാനിത് ചെയ്തു, ഞാനിത് ചെയ്യും എന്നുള്ള ബുദ്ധിയുള്ളവനാണ്. ഇത് ഈ പ്രവൃത്തി ചെയ്തിട്ട് അതിൻ്റെ ഫലത്തെ ഞാൻ അനുഭവിക്കും എന്ന് ബുദ്ധിയുള്ളവനാണ്. അപ്പോൾ എവിടെയാണോ അഹന്തയോടുകൂടി, മമതയോടുകൂടി, കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയോടുകൂടി, ജ്ഞാനം, ഇച്ഛ, പ്രവൃത്തി തുടങ്ങിയെ പിന്തുടർന്ന് പ്രവൃത്തി അതിൻ്റെ ഫലവ് സംഭവിക്കുന്ന അവിടെ മാത്രമേ പൗരുഷേയത്തുള്ളൂ. അപ്പോൾ ജീവന്റെ സാധാരണ പ്രവൃത്തികളിലെല്ലാം എന്ത് വരുന്നു? പൗരുഷേയത്വമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അഹന്തയും മമതയും ആശ്രയിച്ച്. കാരണം പുരുഷനിലാണ് എന്നുള്ളത് അഹന്തയും മമതയും ഉള്ളത്. അഹന്തയും മമതയും ആശ്രയിച്ച് പ്രവൃത്തിയും പ്രവൃത്തിയുടെ ഫലവും സംഭവിക്കുന്നിടത്തെല്ലാം അവിടെ പൗരുഷേയത്വമുണ്ട്. വേദം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്ന ഉപനിഷത്ത് അത് പരമാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തുന്ന വചനങ്ങളാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയുന്ന പരമമായ സത്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. ആ തത്വം എന്ന് പറയുന്നത് വെളിപ്പെടുമ്പോൾ എന്തു ചെയ്യുന്നു? അവിടെ അഹന്ത, മമത, കർത്തൃത്വം, ഭോക്തൃത്വം, പിന്നെ കർമ്മം, ഫലം ഇവയെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ, ഇച്ഛ, പ്രവൃത്തി ഇതിനെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് ആ തത്വം വെളിപ്പെടുന്നത് ഒരുവനിൽ. അപ്പോൾ അതിനെങ്ങനെ പൗരുഷേയം എന്ന് പറയാൻ പറ്റും? അത് പുരുഷകൃതം എന്ന് പറയാൻ പറ്റത്തില്ല. അഹന്തയെ അത് നിരാകരിച്ചു. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ അവിടെ എവിടെ അഹന്തയെ നിരാകരിക്കുന്നു. തത്വമസി എന്ന് പറയുമ്പോൾ അഹന്തയെ നിരാകരിക്കുന്നു, മമതയെ നിരാകരിച്ചു. അത് നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്തൃത്വ ഭോക്തൃത്വാദികളെല്ലാം നിരാകരിച്ചു. അതിനെങ്ങനെ പൗരുഷേയം എന്ന് പറയാൻ പറ്റും? ഇല്ല. പക്ഷേ നമ്മളവിടെ പറയുന്നത് എന്താണ്? അത് അവിടെ ഒരു ഗുരുവുണ്ട്, ഒരു വക്താവുണ്ട്, ഉപദേശിക്കുന്ന ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ആ വ്യക്തി ഉപദേശിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ അഹന്തയും മമതയും ആശ്രയിച്ചുള്ള ഒരു ഉപദേശമാണ്. ലൗകികമായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഉപദേശം പോലെ ഒരു ഉപദേശമെന്ന് അർത്ഥമില്ല. അവിടെ എന്താണ്? ആ ഉപദേശം ആ ജീവന്റെ നാനാത്വത്തെ നിഷേധിക്കുന്നു, ഏകത്വത്തെ ബോധിപ്പിക്കുന്നു, അദ്വൈതഭാവത്തെ ബോധിപ്പിക്കുന്നു. അവിടെ ദ്വൈത സംബന്ധിയായിട്ടുള്ള കർത്തൃത്വ ഭോക്തൃത്വ അതികളോ അഹന്തയോ മമതയോ യാതൊന്നും തന്നെ ഇല്ല. എന്നാലും ഉപദേഷ്ടാവ്, ഉപദേശിക്കാൻ ഒരാൾ വേണോ? ഉപദേഷ്ടാവ് എന്നുള്ള നിലയ്ക്ക് നമ്മളവിടെ വക്താവെന്ന് പറയുന്നു. അവിടെ എന്താണ്? വക്താവിനെ സംബന്ധിച്ച് മറ്റ് കർമ്മങ്ങളെ സംബന്ധിച്ചോ മറ്റ് വ്യവഹാരങ്ങളെ സംബന്ധിച്ചോ മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ശബ്ദപ്രയോഗത്തെ സംബന്ധിച്ചോ ഉള്ളതുപോലെയുള്ള ഇഷ്ടം അവിടെയില്ല. തനിക്കൊന്ന് ഇഷ്ടമാവണമെങ്കിൽ എന്ത് വേണം? തനിക്ക് അത് അനുകൂലമാണെന്ന് തോന്നണം. തനിക്ക് അനുകൂലമാണെന്ന് തോന്നണമെങ്കിൽ എന്ത് വേണം? താൻ തന്നിൽ നിന്ന് അന്യമായി അതിനെ കാണണം. അപ്പോൾ അന്യത്തിൽ ഇഷ്ടം തോന്നും. ഇനി തനിക്ക് തന്നോട് തന്നെ ഇഷ്ടം തോന്നണമെങ്കിൽ എന്ത് വേണം? അവിടെ തന്നിൽ താൻ ഇഷ്ടപ്പെടുന്നവൻ, തൻ്റെ ഇഷ്ടം തനിക്ക് ഇഷ്ടമായി തീരുന്ന താൻ എന്നിങ്ങനെയുള്ള ഭേദബുദ്ധി അവിടെയും വേണം. അപ്പോൾ ഭേദബുദ്ധിയുള്ളിടത്താണ് ഇഷ്ടം വരുന്നത്. ഇവിടെ എന്താണ്? അവിടെ അന്യത്വ ബോധമില്ല, ഭേദബുദ്ധിയില്ല. അവിടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. അപ്പോൾ അവിടെ വക്തും ഇഷ്ട എന്ന് പറഞ്ഞ വിവക്ഷിതമായ ഒന്നെങ്ങനെ ഇവിടെ വരും? വരത്തില്ല. അപ്പോൾ പുരുഷ സംബന്ധിയായിരിക്കുന്ന യാതൊന്നും തന്നെ അവിടെ ഇല്ല ഈ ബ്രഹ്മവിദ്യ ഉപദേശത്തിൽ. അതുകൊണ്ട് ബ്രഹ്മവിദ്യയെ ഉപദേശിക്കുന്ന വക്താവിനെ സംബന്ധിച്ച് താൻ ഉപദേശിക്കുന്ന ആ വിദ്യ അപൗരുഷേയമാണ്, പുരുഷകൃതമല്ല, അഹന്തയോ മമതയോ കൊണ്ടുണ്ടാക്കിയതല്ല. മറിച്ചത് അഹന്തയും മമതയുമെല്ലാം നിരാകരിച്ച അദ്വൈതമായ ബോധമാണ്. അതുകൊണ്ടാണ് അതിനെ അപൗരുഷേയം എന്ന് പറയുന്നത്. അതിന് ഒരു ഉദാഹരണം പറയുന്നതാണ്, അത് ശ്രുതി തന്നെ പറയും. അത് പുരുഷ നിശ്വാസവത്, പുരുഷ നിശ്വാസത്തെ പോലെ അനായാസമായി നിർഗമിച്ചതാണ് എന്ന് പറയും. അതേ പുരുഷന് നിശ്വസിക്കുന്നതിന്, ശ്വാസം ഉച്ഛ്വാസം ചെയ്യുന്നതിനും യാതൊരു തരത്തിലുള്ള ആയാസത്തിൻ്റെ ആവശ്യമില്ല, സഹജമായി തന്നെ വരുന്നു. അപ്പോൾ ആർക്കാണോ ഈ അദ്വൈതമായ ഈ ബോധം ഉള്ളത്, ആ ബോധം അവനിൽ നിന്ന് നിർഗമിക്കുന്നത് എങ്ങനെ? സഹജമായിട്ടാണ്, അനായാസമായിട്ടാണ്, തൻ്റെ നിശ്വാസത്തെ പോലെ തന്നെയാണ്. അവിടെ യത്നത്തെ അപേക്ഷിക്കുന്നില്ല, പ്രയത്നത്തെ അപേക്ഷിക്കുന്നില്ല. അത് അങ്ങനെ സഹജമായി അത് വരുന്നതുകൊണ്ട് അനായാസമായി ആ അറിവ് ശബ്ദാത്മകമായി നിർഗമിക്കുന്നതുകൊണ്ട് അതിനെ പറയുന്നത് അപൗരുഷേയമാണ്, ജീവകൃതം അല്ല എന്ന് പറയുന്നു. അവിടെ പ്രത്യേകം പറഞ്ഞു അത് ഈശ്വരകൃതമാണ്. ആത്മന സംഭൂത പരമാത്മാവിൽ നിന്നാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ വിദ്യയെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ, ഒരു ഗുരുവുണ്ട്, ഗുരു ഉപദേശിക്കുന്നു പറയുന്നു, അതും എന്താണ് പരമാത്മാവിൽ നിന്ന് തന്നെ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് പറയും. അത് അറിയുന്നവൻ എന്താണ്? ആ പരമാത്മസ്വരൂപം തന്നെയാണ്. അദ്വയമായ ഏകമായ അദ്വയമായ അസ്വരൂപം തന്നെയാണ്. ആ അദ്വയമായ സ്വരൂപത്തിൽ നിന്ന് അനായാസമായി സഹജമായി നിർഗമിക്കുന്നതാണ് ഉപനിഷത്ത് വാക്യം. അതിൻ്റെ താല്പര്യമാണ് ഇവിടെ പറയുന്ന വിദ്യ. അപ്പോൾ എന്തായി വിദ്യ? ആ വിദ്യയെ വെളിപ്പെടുത്തുന്ന വാക്കുകളായാലും ശരി, ആ വാക്കുകളിലൂടെ അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ വാക്കുകളിലൂടെ വെളിപ്പെടുന്ന വിദ്യയായാലും ശരി, അത് അപൗരുഷേയമാണ്. അപൗരുഷേയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുരു ഉപദേശിച്ചില്ല എന്നർത്ഥമില്ല, ഒരു ഋഷി അത് ഉപദേശിച്ചില്ല എന്നൊന്നും അർത്ഥമില്ല. ഋഷിയിലായാലും ശരി ഗുരുവിലായാലും അത് നിർഗമിക്കുന്നത് സഹജമായി. അവിടെ പുരുഷപ്രവൃത്തി അപേക്ഷിക്കുന്നില്ല, എന്നുവെച്ചാൽ അഹന്തയും അവധി ആശ്രയിക്കുന്നില്ല. അതുകൊണ്ടാണ് വേദം അപൗരുഷേയം എന്ന് പറയുന്നത്. വിശേഷിച്ചിവിടെ പറയുന്ന വേദഭാഗം ഉപനിഷത്ത് അത് അപൗരുഷേയം എന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഗുരു അത് ഉപദേശിക്കുമ്പോൾ അവിടെ എന്താണ് ഉപദേശിക്കുന്നത്? അപൗരുഷേയമായ വേദത്തെ തന്നെയാണ്, അല്ലാതെ സ്വയം കൃതമായ വേദത്തെയല്ല. താൻ വേദത്തെ സൃഷ്ടിച്ച് ഉപദേശിക്കുകയല്ല. അതുകൊണ്ട് പറയുന്നു ഈ വിദ്യ അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, വിദ്യാസമ്പ്രദായം അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയൊന്നും ആർക്കും നല്ല കർത്തൃത്വത്തെ പ്രാപിക്കുക, കാരണം വിദ്യയിൽ അത് നശിച്ചു പോയി, വിദ്യ അതിനെ ബാധിച്ചിരുന്നു. അപ്പോൾ തത്വത്തെ ഗ്രഹിക്കുന്നവന് ബോധമുണ്ടെന്താണ്? തന്നിൽ തൻ്റെ പരമാർത്ഥ സ്വരൂപത്തിൽ കർത്തൃത്വ ബോധകൃത്വങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല, തന്നിൽ പൗരുഷേയത്വമില്ല എന്ന് ബോധിക്കുന്നു. അപ്പോൾ വേദം അപൗരുഷേയമാണെന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ്. ഋഷിമാരുപദേശിച്ചു തന്നെയാണ്, ഗുരുക്കന്മാരുപദേശിച്ചു തന്നെയാണ്, ശബ്ദരൂപത്തിൽ അവരുപദേശിച്ചു തന്നെയാണ്. ആ ഉപദേശം കൊണ്ടാണ് അത് പരമ്പരയായി ഇന്നും ശ്രോതാക്കളിൽ അത് വെളിപ്പെട്ടു കൊണ്ടിരിക്കുന്നു. കൊണ്ട് വക്താവ് ശ്രോതാവ് എന്ന് പറയുന്ന ഒരു പരമ്പര നിലനിൽക്കുന്നു. നിലനിന്നാലും വേദം അപൗരുഷേയമാണ്, വേദോപദേശം അപൗരുഷേയമാണ്, വേദോപദേശത്തിലൂടെ വെളിപ്പെടുന്ന സത്യം അത് അപൗരുഷേയമാണ്, ആ വിദ്യ അപൗരുഷേയമാണ്. ഇനി വിദ്യ അപൗരുഷേയം എന്ന് പറയുന്നു, അത് പറയും. വിദ്യ എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിയല്ലേ, മനസ്സിൻ്റെ അറിവ് മനസ്സിൽ വെളിപ്പെടുന്ന ഒന്നല്ലേ? അതിനൊരു ഉത്പത്തിയും സ്ഥിതിയും നാശവും എല്ലാം ഉണ്ടല്ലോ. വേദം ഉപദേശിക്കുന്നതിന് മുമ്പ് വേദോപദേശം കേൾക്കുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ ഞാനും ഉണ്ടായില്ല. വേദോപദേശം സ്വീകരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനും പ്രകടമായി. അത് കഴിഞ്ഞു വേദോപദേശമില്ല, ആ ജ്ഞാനം പോയി, ഉള്ളിൽ വേറൊരു ജ്ഞാനം വന്നു. അപ്പം ജ്ഞാനത്തിന് ഉത്പത്തി സ്ഥിതി നാശങ്ങളുണ്ടല്ലോ. ഉത്പത്തി സ്ഥിതി നാശങ്ങളുള്ള ഒന്ന് അത് പുരുഷകൃതമാവണമല്ലോ, അതിനെങ്ങനെ അപൗരുഷേയം എന്ന് പറയാൻ പറ്റും? പറയുന്നു ഇത് വേദവിദ്യ, വേദത്തിൽ നിന്നും പ്രകാശിക്കുന്ന ഈ അറിവ്, ആ അറിവ് അങ്ങനെ ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന ഒന്നല്ല. എന്തുകൊണ്ട്? അത് ആ അപൗരുഷേയമായിരിക്കുന്ന തത്വത്തിൻ്റെ തന്നെ പ്രകാശമാണ്. എങ്ങനെയാണോ ആ തത്വം നിത്യമായിരിക്കുന്നത്, അതുപോലെ ഈ അറിവ് നിത്യമായി തന്നെ ഇരിക്കുന്നു. അത് ഉപാധികളെ കൊണ്ട്, ഗുരു എന്ന് പറയുന്ന ഉപാധി, ശ്രോതാവിൻ്റെ ശ്രോത്രം എന്ന് പറയുന്ന ഉപാധി, വക്താവിന്റെ വാക്കെന്ന് പറയുന്ന ഉപാധി, ശ്രോതാവിന്റെ അന്ധകരണമെന്ന് പറയുന്ന ഉപാധി, വക്താവിന്റെ അന്ധകരണമെന്ന് പറയുന്ന ഉപാധി, കാലം ദേശം തുടങ്ങിയ ഉപാധി, ഇങ്ങനെ നാനാവിധത്തിലെ ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് അത് പ്രകടമാകുന്നത് കൊണ്ട് ഈ ഉപാധികളുടെ ഉത്പത്തി നാശങ്ങളെ അറിവിൽ ആരോപിച്ചിട്ട് ഈ വേദാന്ത വിദ്യയ്ക്കും ഉത്പത്തി നാശങ്ങളുണ്ടാകുന്നു എന്ന് ഭ്രമിക്കുകയാണ്. വാസ്തവത്തിൽ അതെന്താണ് ഈ അറിവ്? അത് തത്വമസി എന്ന് വെച്ചാൽ, തത്വം എന്ന് പറഞ്ഞാൽ പരമാർത്ഥമാണ്. അത് തത്വബോധം എന്ന് പറഞ്ഞാൽ പരമാർത്ഥബോധമാണ്. പരമാർത്ഥബോധം എന്ന് പറഞ്ഞാൽ അത് പരമാർത്ഥം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ആ പരമാർത്ഥത്തിൽ നിന്ന് അന്യമല്ലെങ്കിൽ ആ പരമാർത്ഥബോധം എങ്ങനെ പരമാർത്ഥത്തിൽ നിന്ന് അന്യമാകും? അതാകത്തില്ല. അപ്പോൾ പരമാർത്ഥം ബോധമുള്ളവൻ അവന്റെ ബോധത്തെ പരമാർത്ഥമായി കാണും, എന്നാലേ അതിനെ പരമാർത്ഥബോധം എന്ന് വിളിക്കാൻ പറ്റും. അവന് ഉത്പത്തിസ്ഥിതി നാശങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എന്താണത്? അപൗരുഷേയമാണ്. പൗരുഷേയമായ ഒന്നാണെങ്കിൽ അതിന് ഉത്പത്തിസ്ഥിതി നാശങ്ങൾ വരും. പാത്രം പൗരുഷേയമാണ്, അതിന് ഉത്പത്തിസ്ഥിതി നാശങ്ങളുണ്ട്. ഇത് അപൗരുഷേയമായ ഈ ബോധം ഉത്പത്തിസ്ഥിതി നാശരഹിതമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വേദം അപൗരുഷേയമാണ്. ഈ അർത്ഥത്തിലല്ലാതെ വേദത്തിന്റെ അപൗരുഷേയത്വത്തെ എന്താണ്, ഇത് മനുഷ്യർ ആരും സൃഷ്ടിച്ച ഒന്നല്ല, മറ്റാരോ സൃഷ്ടിച്ചതാണെന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അപൗരുഷേയം എന്ന് പറയുന്നതിന്റെ താല്പര്യം ഗ്രഹിക്കാൻ കഴിയാതെ വരും. ഇവിടെ പറയുന്ന യദ്യപി അപൗരുഷേയ വേദേ, അപൗരുഷേയമാണ് വേദം, അതിൽ വക്തു അഭാവ, വക്താവില്ല എന്ന് പറഞ്ഞു. വക്താവ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടില്ല എന്ന് പറയുന്നതെന്ന് രണ്ടും മനസ്സിലാകും. പ്രപഞ്ചം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടത് ഉണ്ടെന്ന് പറയുന്നു മനസ്സിലാക്കണം. പ്രപഞ്ചം ഇല്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് ഇല്ല എന്ന് മനസ്സിലാക്കണം. രണ്ടും മനസ്സിലാകും. ഗുരു ഉണ്ട് അല്ലെങ്കിൽ വക്താവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ പ്രധാനമാണ് എന്താണ്, വക്താവ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിനുള്ള പരസ്പര വിരോധം അവിടെ പരിഹരിക്കപ്പെടും. അത് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരിടത്ത് പറയുന്നു വക്താവുണ്ട് അല്ലെങ്കിൽ ഗുരുവുണ്ട്, വേറിടത്ത് പറയുന്നു വക്താവില്ല ഗുരു ഇല്ല എന്ന് പറയുമ്പോൾ ഇത് പരസ്പര വിരുദ്ധമായി പോകും. ആശയത്തിന്റെ വ്യക്തതയ്ക്ക് പകരം അവിടെ ആശയക്കുഴപ്പം വരും. ഇവിടെ അങ്ങനല്ല, ഇത് രണ്ടും ഒരിടത്ത് സമന്വയിക്കുന്നു, തത്വത്തിൽ സമന്വയിക്കുന്നു. അതുകൊണ്ട് ഭക്തരഭാവം എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം, വക്താവിനെ പറഞ്ഞാലും മനസ്സിലാക്കും. പറയാറില്ലേ, ഗുരുനൈവ ശിഷ്യ, ഗുരുവുമില്ല ശിഷ്യനുമില്ല. അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്താണ്, ഗുരുവുണ്ട് ശിഷ്യനുമുണ്ട് എന്ന് പറഞ്ഞാലും മനസ്സിലാക്കണം. മറ്റേത് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ, ഗുരുവില്ല ശിഷ്യനുമില്ല എന്ന് പറയുന്നു. മറുഭാഗം എന്താണ്, അവിടെ ഗുരുവുണ്ട് ശിഷ്യനുമുണ്ട് ഉപദേശവുമുണ്ട്, രണ്ടും മനസ്സിലാക്കണം. ഇവിടെ പറയുന്നു വക്തു അഭാവ ഇച്ഛാർത്ഥ സംഭവതി എന്നാണ് വിവക്ഷ. ഇത് ഇച്ഛാർത്ഥത്തിലുള്ള സൻപ്രത്യാന്തമാണ്, സന്നന്ദങ്ങൾ എന്ന് പറയും. അതുകൊണ്ട് അവിടെ ഒരു ഇച്ഛയെ ശബ്ദാർത്ഥമായി സ്വീകരിച്ചേ മതിയാവും. പക്ഷെ അപൂരുഷയും വേദം എന്ന് പറയുമ്പോൾ അവിടെ പുരുഷനില്ല, ഇച്ഛയില്ലല്ലോ എന്ന് പറയും. തഥാപി ഉപാദാനേന ഫലേന ഉപചര്യതെ, ഇവിടെ ഉപാദാനമായിരിക്കുന്ന, ഗ്രാഹ്യമായിരിക്കുന്ന, സ്വീകാര്യമായിരിക്കുന്ന ഫലത്തിലൂടെ എന്താണ് വിവക്ഷിതം എന്ന് പറഞ്ഞിരിക്കുകയാണ്, ഗൗണമായി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ സ്വീകാര്യമായതൊന്നുണ്ട്, അതിനെ ആശ്രയിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതാണ് വസ്തുന വിവക്ഷായ ഫലം ഉപാദാനം സ്വീകാര. അത് വിശദീകരിക്കുന്നു. ലോക ഹി യശബ്ദാഭിഹിതം ഉപാധേയം ഭവതി തദ്വിവക്ഷിതം ഇത്യുച്ചതേ, ഇത് അനുപാധേയം തത് അപവക്ഷിതം. ലോകത്തിൽ വിവക്ഷിതം എന്ന് പറഞ്ഞാൽ ഏതാണോ സ്വീകരിക്കേണ്ടത് ആ അർത്ഥത്തെയാണ് വിവക്ഷിതം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയാറില്ലേ, ഞാൻ ഉദ്ദേശിച്ചത് അതിനെയാണ് എന്ന് പറയും. പിന്നെ പറയും ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്ന് പറയും. ഈ രണ്ട് സാധനം നമ്മൾ പറയാറുണ്ട്. അതിനാണ് ഇവിടെ വിവക്ഷ എന്ന് പറയുന്നത്. ഞാൻ അന്ന് അത്ര ഒരു കാര്യം ഉദ്ദേശിച്ചല്ല പറഞ്ഞെന്ന് പിന്നെ തിരുത്തി പറയും. അപ്പൊ താൻ ഉദ്ദേശിക്കുന്ന എന്തോ അതിൽ നിന്ന് എന്താണോ സ്വീകാര്യമായിരിക്കുന്നത് അതിനാണ് വിവക്ഷ എന്ന് പറയുന്നത് സാധാരണ. ഒരാളോട് പറയുന്നു ഓ നീ ഒരു ദുഷ്ടനാണെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ അയാൾക്ക് പ്രയാസം ഉണ്ടാകുന്നു, തന്നെ ദുഷ്ടനെന്ന് വിളിച്ചല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അയാളത് തിരുതി പറയുന്നു, നിനക്ക് പ്രയാസമുണ്ടായെങ്കിൽ ഞാൻ നീ ഒരു ദുഷ്ടൻ എന്ന് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞത്, നിന്റെ ചില പ്രവൃത്തികൾ എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ നിന്നെ ദുഷ്ടനെന്ന് വിളിച്ചെന്നേ ഉള്ളൂ. അപ്പോ ദുഷ്ടനെന്ന് പറഞ്ഞാൽ വ്യക്തി ദുഷ്ടൻ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, ആ വ്യക്തിയുടെ പ്രവൃത്തികളിൽ ചില ദോഷങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെപ്പോഴും തിരുത്താറുണ്ട്. അപ്പോൾ വിവക്ഷിതം എന്ന് പറയുന്നതുകൊണ്ട് എന്താണോ താൻ താല്പര്യപ്പെടുന്ന അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ലോകത്തിൽ അങ്ങനെയാണ്, അതാണ് ലോകേഹി ഈ ശബ്ദ അഭിഹിത ഉപാധേയം ഭവതി. ഏതാണോ ഒരു ശബ്ദം കൊണ്ട് പറയുന്നത് സ്വീകരിക്കേണ്ടി വരുന്നത് തത് വിവക്ഷിച്ചത്. നമ്മളവിടെ എന്തിനാണോ ഗ്രഹിക്കേണ്ടത് അത് പറയുന്നു. ഞാൻ പറഞ്ഞതേ ഗ്രഹിക്കുക, നീ എഴുതാത്തപ്പുറം വായിക്കരുതെന്ന് പറയും. ഞാൻ ഉദ്ദേശിക്കാത്ത അർത്ഥത്തെ എടുക്കരുത്, ഞാൻ പറഞ്ഞതിലൊരു താല്പര്യമുണ്ട്, അതാണ് ഉപാധേയം എന്ന് പറയുന്നത്. ലോകത്തിൽ അങ്ങനെയാണ് സാധാരണ ശബ്ദം പ്രയോഗിക്കുമ്പോഴെല്ലാം നമ്മൾ പറയാറുള്ളത്. ഇത് അനുപാതയും തഥോഷം, എന്താണ് അവിടെ എടുക്കാൻ പാടില്ലാത്തത്. ദുഷ്ടനെന്ന് പറഞ്ഞാൽ നീ ഒരു സ്വയം ദുഷ്ടനാണെന്ന് എടുക്കണ്ട, നിന്റെ ചില പ്രവൃത്തികൾ എനിക്ക് അനുകൂലമല്ലാതെ വന്നു, ആ പ്രവൃത്തികൾ എനിക്ക് ദോഷം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ആ പ്രവൃത്തികളെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ഉപാധേയമായി വരുന്ന എന്താണ്, ആ പ്രവൃത്തികളിൽ എനിക്ക് പ്രതികൂലമായി തോന്നിയത്. അത് അനുപാതയം എന്താണ്, നീ വ്യക്തി ഒരു ദുഷ്ടനാണെന്നുള്ളത്. ഇത്തരത്തിൽ നമ്മളെ ലോക വ്യവഹാരത്തിൽ പറയുന്ന പോലെ തന്നെ പിടിയെടുക്കണമെന്നാണ്. ഇത് അനുപാതയും തദോക്ഷതി തദ്വത് വേദേപ്പി ഉപാധേയത്വന് അഭിഹിതം വിവക്ഷിതം പോയി. അപ്പോൾ വേദത്തിൽ വിവക്ഷിതം എന്ന് പറഞ്ഞാൽ എന്താണോ, എന്താണോ അവിടെ സ്വീകാര്യമായി ഇരിക്കേണ്ടത് അതാണ് വിവക്ഷിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. വക്താവില്ല, വക്താവിന്റെ ഇച്ഛയില്ല, അതാണ്. അത് പ്രത്യേകം മനസ്സിലാക്കും. ഇവിടെ വക്താവ് അല്ലെങ്കിൽ ഗുരു ഉപദേശിക്കുന്നു. ഗുരു ഉപദേശിക്കുമ്പോൾ എന്താണ് അവിടെ ശിഷ്യൻ എന്താണോ ഗ്രഹിക്കേണ്ടത് അതിനെ ഗ്രഹിക്കുക. ശിഷ്യൻ എന്താണ് ഗ്രഹിക്കേണ്ടത്, ശിഷ്യന് ഹിതമായിരിക്കുന്നതിനെ ഗ്രഹിക്കുക. ശിഷ്യന് ഹിതമായിരിക്കുന്ന എന്താണ്, സംസാര നിവൃത്തി, അതാണ് ശിഷ്യന് ഹിതമായിരിക്കുന്നത്. ആ അതിനെ ശിഷ്യൻ ഗ്രഹിക്കുക എന്നുള്ളതേ ഉള്ളൂ, അതാണ് ഉപാധേയമായിരിക്കുന്നത്. അതിനെന്തുകൊണ്ട് വക്താവിൻ്റെ ഇച്ഛ എന്ന് പറഞ്ഞു, വാസ്തവത്തിൽ വക്താവിന് ഇച്ഛയില്ല. എന്തുകൊണ്ട്, വക്താവിനെ സംബന്ധിച്ചിടത്തോളം അഹന്ത മമതയെ ആശ്രയിച്ചുള്ള ഇഷ്ടാനിഷ്ടങ്ങളില്ല. ഗുരുവിനെ സംബന്ധിച്ച് അങ്ങനെയില്ല, തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു താല്പര്യം അതില്ല. കാരണം അങ്ങനെ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ വരണമെങ്കിൽ തനിക്ക് അഹന്തയും മമതയും ഉണ്ടായിരിക്കും. തന്നിലൊരു അഹംഭാവമുണ്ട്, തന്നിലൊരു മമതയുണ്ട്. ആ അഹന്തയും മമതയും ആശ്രയിച്ചുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ തനിക്കുണ്ട്. അപ്പോൾ തനിക്കിഷ്ടമായിരിക്കുന്നത് ശിഷ്യനെ അടിച്ചേൽപ്പിക്കുന്നു എന്ന് വരും. ഇവിടെ അതല്ല, ഗുരുവിൻ്റെ താല്പര്യം എന്താണ്, ശിഷ്യന്റെ ഹിതമാണ്, തൻ്റെ ഹിതമല്ല, തൻ്റെ ഇഷ്ടമല്ല. അപ്പൊ ശിഷ്യന്റെ ഹിതമായതിന് എന്താണെന്ന് ഗുരു ഗ്രഹിക്കുന്നു. ഗുരു എന്ത് ഗ്രഹിക്കുന്നു? ശിഷ്യന്റെ ഹിതം എന്ന് പറയുന്നത് അവന്റെ സംസാര നിവൃത്തിയാണ്, അവന്റെ മുക്തിയാണ്. അവന്റെ മുക്തിക്ക് വേണ്ടി അവനോട് ഉപദേശിക്കുന്നു തത്വമസി അഹം ബ്രഹ്മാസ്മി. ആ ബോധമാണ് അവന്റെ മുക്തിക്ക് ഉതകുന്നത് എന്ന് ധരിച്ചിട്ട്. മറിച്ച് അത് തന്റെ ഇഷ്ടമായതുകൊണ്ടല്ല. ഇഷ്ടം തന്റേതാവണമെങ്കിൽ എന്ത് വേണം? അവിടെ അഹന്തിയും മമതയും ഉണ്ടായി. ഇവിടെ വക്താവ് അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്നത് അഹന്തിയും മമതയും ഉള്ളവനല്ല. അഹന്തിയും മമതയും ഉള്ളവനാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വക്താവ് ഇവിടെ ഇല്ല. അതുകൊണ്ട് പറഞ്ഞ് ഭക്തരഭാവ അഹന്തിയും മമതയും ഇല്ലാത്ത ഒരാളാണെങ്കിലോ അയാൾക്ക് തന്റേതായ ഇഷ്ടവുമില്ല. അപ്പൊ ഉപദേശം എന്തിനു വേണ്ടി? ശിഷ്യഹിതത്തിനു വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു ഗുരുവും ഒരു ശിഷ്യന്മാരെയും ഉപദേശിക്കുന്നില്ല. ആ ശിഷ്യനിലൂടെ ആ ശിഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് എന്തെങ്കിലും നേടാം, അങ്ങനെ ഗുരു ആഗ്രഹിക്കുന്നില്ല. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ശിഷ്യന്റെ ഹിതം മാത്രം. എന്തുകൊണ്ടവിടെ തനിക്കിഷ്ടമില്ല? അതാണ് ഇവിടെ പറയുന്നത്. ലോകത്തിലങ്ങനെയല്ല. ലോകേഹി യത് ശബ്ദ അഭീത ഉപാധേയം ഭവതി. ലോകത്തിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വീകരിക്കേണ്ടതുകൊണ്ട് തദ് വിവക്ഷിതമെന്ന് പറയുന്നു. ഇത് അനുപാധേയം, ഏതാണോ അവിടെ സ്വീകരിക്കാൻ പാടില്ലാത്ത അവിവക്ഷിതമെന്ന് പറയുന്നു. തദ്വത് വേദേപി ഉപായത്വേന അഭീതം വിവക്ഷിതം. അതുപോലെ വേദത്തിലും ഉപായത്വേന ഉപാധേയമായി സ്വീകാര്യമായി വക്താവ് നിർദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ശ്രോതാവ് സ്വീകരിക്കേണ്ടത് അതിനാണ് വിവക്ഷതമെന്ന് പറയുന്നത്. അതിൽ അഹന്തയും മമതയും ഇല്ല, സ്വാർത്ഥതയെ ആശ്രയിക്കുന്നില്ല. അവിടെയും ഉണ്ട് വക്താവിൽ വിവക്ഷ എന്ന് പറയുന്നുണ്ട്, അത് പക്ഷേ സ്വന്തം ഇഷ്ടമല്ല, ശിഷ്യന്റെ ഹിതമാണ്. അതിന് വിവക്ഷ എന്ന് പറയും, ഭക്തർ ഇച്ഛ എന്ന് പറയും. പക്ഷെ അവിടെ പറയുന്നവിടെ വക്താവ് തന്നെ ഇല്ല. അഹന്തയില്ലെങ്കിൽ പിന്നെ ഏതാ വക്താവ്? എന്നാലും പരസ്പരം അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയുന്നു, ഇത് വക്താവാണ്, ഇത് ശ്രോതാവാണ്. ശ്രോതാവിൽ അഹന്തയും മറ്റും ഉണ്ടാകാം, പക്ഷെ വക്താവിൽ അത് വരത്തില്ല. അവിടെ പറയുന്നു വേദേപി ഉപാധേയത്വന അഭീതം, ശ്രുതി ഉപാധേയമായി ശിഷ്യൻ ഇത് ഗ്രഹിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് അതാണ് ശ്രുതിയിൽ വിവക്ഷിതമായിരിക്കുന്നത്. അത് ഇച്ഛ എന്നുള്ള അർത്ഥത്തിലല്ല. ഉപാധേയം, ശിഷ്യൻ ഉപാധേയമായിരിക്കുന്നത്, ശിഷ്യൻ ഗ്രാഹ്യമായിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇതരതോ അവിക്ഷിതം, ഇത് ശിഷ്യൻ ഗ്രഹിക്കാൻ പാടില്ല. സംസാരത്തെ ഗ്രഹിക്കരുത്. സംസാര നിവൃത്തിയെ ഉപദേശിക്കുമ്പോൾ അവിടെ വക്താവിന് താല്പര്യമുണ്ടെന്നാണ്. ഇവൻ സംസാരത്തെ ഗ്രഹിക്കാൻ പാടില്ല. സംസാരം എന്ന് പറയുന്നത് അവിടെ അവിവക്ഷിതമാണ്. സംസാര നിവൃത്തി എന്ന് പറയുന്നത് വിവക്ഷിതമാണ് എന്ന് പറയുമ്പോൾ വേദം എങ്ങനെ അപൗരുഷേയമായി, അല്ലെങ്കിൽ ഗുരുവിലൂടെ ഗുരുവിൻ്റെ വാഗീന്ദ്രിയത്തിലൂടെ നിർഗമിക്കുമ്പോൾ എങ്ങനെ ഒരു വ്യക്തിയുടെ വാഗീന്ദ്രിയത്തിലൂടെ നിർഗമിച്ചിട്ടും അതെങ്ങനെ അപൗരുഷേയമായി, പുരുഷകർത്തൃവുമല്ലാതായി? ആരാണ് വക്താവ്? ആ വക്താവ് എങ്ങനെ വക്താവ് അല്ലാതായി തീർന്നു? വക്താവായി ഇരിക്കേ തന്നെ അവിടെ എന്താണ് സംഭവിച്ചത്? ആ അഹന്താനാശം അതെങ്ങനെ സംഭവിക്കുന്നു? മമതയുടെ നാശം എങ്ങനെ സംഭവിച്ചിരിക്കുന്നു? അത് സംഭവിച്ചിട്ടും ഗുരു അവിടെ എങ്ങനെ വക്താവായിരിക്കുന്നു? അങ്ങനെ വക്താവായിരുന്നുകൊണ്ട് എങ്ങനെ ശിഷ്യന്റെ ഹിതത്തെ നിറവേറ്റുന്നു? ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞ അപൗരുഷേയം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഒരു മനുഷ്യനുണ്ടാക്കിയതല്ല എന്നുള്ള സാധാരണ അർത്ഥത്തിലല്ല. പറയുമെന്താണ് ഈ വിദ്യ എന്ന് പറയുന്നത്? പറയുന്നു അത് ഈശ്വരപ്രസാദം കൊണ്ടൊരാൾക്ക് ഉണ്ടാകുന്നതാണ് എന്ന് പറയുമ്പോഴത് മനുഷ്യൻ സൃഷ്ടിച്ചാണല്ലോ, മനുഷ്യനുണ്ടാക്കിയെടുത്തോന്നല്ലോ, തന്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചല്ലോ. മനുഷ്യൻ പാത്രത്തെ, മനുഷ്യൻ എന്താണ്, ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ കണ്ടു നടത്തി അവസാനം സ്വന്തം ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചാണ്. അത് ബുദ്ധികൃതമാണ്, പുരുഷന്റെ ഇച്ഛാകൃതമാണ്, പുരുഷന്റെ കൃതിജന്യമാണ്, പ്രവൃത്തിജന്യമാണ്. അതുപോലെയാണോ വിദ്യ എന്ന് പറയുന്നത്? വിദ്യ അങ്ങനെ സംഭവിച്ചതല്ല. ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി അത് സംഭവിച്ചതല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവിടെ വേദത്തിന്റെ ആവശ്യം വരത്തില്ലായിരുന്നു, ഉപനിഷത്തിന്റെ ആവശ്യം വരത്തില്ലായിരുന്നു, തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ഉപദേശങ്ങളുടെ ആവശ്യം വരത്തില്ലായിരുന്നു. അതുകൊണ്ടല്ലേ പറയുന്നത് തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന മാത്രയിൽ തന്നെ അവനിൽ ഈ പരമാത്മ പ്രകാശം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പാത്രം എന്ന് കേട്ടുകഴിഞ്ഞാൽ ഒരാൾക്ക് പാത്രത്തെ കിട്ടത്തില്ല. കേട്ടുകഴിഞ്ഞാൽ പിന്നെ അത് പാത്രം ഇന്നതാണെന്ന് മനസ്സിലാക്കണം, അത് ഉണ്ടാക്കുന്ന രീതികളെല്ലാം മനസ്സിലാക്കണം, അതിൻ്റെ ഉപകരണങ്ങളെല്ലാം സഞ്ചയിപ്പിക്കണം, എല്ലാം കഴിഞ്ഞ അവസാനം അത് ഉണ്ടാക്കണം, അത് പൂർണ്ണമാവണം, അപ്പോഴേ പാത്രം ഉണ്ടാകത്തുള്ളൂ. അതിനൊരുപാട് വിഘ്നങ്ങളുണ്ട്, അത് മുടങ്ങിപ്പോകാൻ പലത് സംഭവിക്കും. എന്തുകൊണ്ടത് പൗരുഷയമാണ്? വിദ്യ എന്താണ്? അപൗരുഷയമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരുവൻ അതിനെ ഗ്രഹിക്കുന്നതിന് യോഗ്യനാണെങ്കിൽ അവന്റെ ശ്രവണേന്ദ്രിയത്തിലൂടെ എപ്പോഴാണോ തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ശബ്ദങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്, ആ സമയം തന്നെ അവനെന്താണ്, പരമാർത്ഥ തത്വം അവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നു. അവിടെ പുരുഷ കർത്തൃകമായിട്ട് യാതൊന്നും തന്നെ ഇല്ല. അഹന്ത മമന്ത മമതാ വിഷയമായിട്ട് അവിടെ യാതൊന്നുമില്ല. അതൊരു ദീപം കൊണ്ടൊരു മറ്റൊരു ദീപത്തെ ജ്വലിപ്പിക്കുന്നത് പോലെയുള്ളു. രണ്ടാമത് ഇടയ്ക്കൊന്നിനി അത് അപേക്ഷിക്കുന്നില്ല. അവിടെ അപേക്ഷിക്കുന്ന എന്ത്? കേവലം ആ ഉപദേശ ശ്രവണത്തെ. ഉപദേശം എന്ന് പറയുമ്പോൾ ശ്രവണത്തിലൂടെ അതിനെ അപേക്ഷിക്കുന്നു. ആ ശ്രവണത്തിൽ നിന്ന് തന്നെ അവന് ബോധം ഉണ്ടാകുന്നു. അതിനുള്ള യോഗ്യത അവിടെ ആവശ്യമാണ്. അവന്റെ മനസ്സിനതിനുള്ള വിശുദ്ധിയും ഏകാഗ്രതയും മറ്റും ആവശ്യമാണെന്നുള്ളതേ ഉള്ളൂ. അതാണതിനെ അപൗരുഷയമെന്ന് പറയുന്നത്. അങ്ങനെ ആ കേവലം ശബ്ദശ്രവണത്തിലൂടെ ഒരുവന്റെ ഉള്ളിൽ അത് സ്ഫുരിക്കണമെങ്കിൽ, ആ ബോധം സ്ഫുരിക്കണമെങ്കിൽ തൻ്റെ ബുദ്ധിയെ ആശ്രയിക്കാതെ, അവിടെ തൻ്റെ ബുദ്ധിയെ താൻ ആശ്രയിക്കുന്നില്ല, തൻ്റെ പ്രയത്നത്തെ ആശ്രയിക്കാതെ ആകാശ ഫലപാദബോധ്. ആകാശത്തിൽ നിന്നൊരു ഫലം താഴോട്ട് വീണമെന്നുണ്ടെങ്കിൽ അത് ആകാശത്തിൽ കൂടി സഞ്ചരിച്ച് ആരെങ്കിലും താഴോട്ടിട്ടായിരിക്കും, അല്ലാതെ അത് വരത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിലെ ഫലം താഴോട്ട് വീണതായിരിക്കും, അല്ലാതെ ആകാശ ഫലപാത സംഭവിക്കത്തില്ല. അതുപോലെ ഒരുവന് തത്വശ്രവണം കൊണ്ട് മറ്റൊന്നിനെ അപേക്ഷിക്കാതെ അവൻ്റെ ഉള്ളിൽ ഇത് സ്ഫുരിക്കണമെങ്കിൽ അത് ഈശ്വരാനുഗ്രഹം കൊണ്ടേ സംഭവിക്കത്തുള്ളൂ. ഒരു പ്രധാന നിമിത്തമാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് പറയുന്നു അത് അപൗരുഷയമാണ്. ഈശ്വരനിൽ എന്താണ് പൗരുഷഭാവങ്ങളൊന്നും തന്നെ ഇല്ല. പൗരുഷഭാവങ്ങളെന്ന് പറയുന്ന അഹന്ത മമത തുടങ്ങിയൊന്നും തന്നെ ഇല്ല. അതാണ് ജ്ഞാനത്തിന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുന്നത്. ആ തരത്തിലാണ് തദ്വദ്വേദേപി, അതുപോലെ ലോകത്തിലെങ്ങനെയാണോ സംഭവിക്കുന്നത് പോലെ ഉപാധേയത്വന അഭിഹിതം വിവക്ഷിതം ഭൂമി. എന്താണോ ഉപാധേയമായിരിക്കുന്നത്, താൻ ശിഷ്യൻ സ്വീകരിക്കേണ്ടത്, ശിഷ്യൻ എന്തിനെയാണോ ഗ്രഹിക്കേണ്ടത്, അല്ലെ, വേദത്തിൽ സംഭവിക്കുന്നത് ഉപദേശം വക്താവിൽ, ശിഷ്യന് സംഭവിക്കുന്നത് ഗ്രഹണം, അതിനാണ് ഇവിടെ പറയുന്നത് ഉപാധേയം എന്ന് പറയുന്നത്. ശിഷ്യനല്ലത് ഉപാധേയമായിരിക്കുന്നവൻ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നതാണ് വേദവിവക്ഷ എന്ന് പറയുന്നത്. അതിനെ തന്നെ മറ്റു ഭാഗങ്ങളിൽ പറയും വേദ താത്പര്യം, ശ്രുതിയുടെ താത്പര്യം. അതിനെ ഗ്രഹിക്കണം, വേറെ ശബ്ദത്തെ ഗ്രഹിച്ചാൽ പോരാ, പലപ്പോഴും നമ്മളെന്ത് ചെയ്യും? തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം കേൾക്കുന്നു. ഉപദേശം കേൾക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും ഗ്രഹിക്കുന്നത്? ആ ശബ്ദത്തെ ഗ്രഹിക്കും. ആ ശബ്ദം നമ്മുടെ ഉള്ളിൽ മുഴങ്ങും. എങ്ങനെയാണോ അത് വക്താവ് ഉച്ചരിച്ചത്, അഹം ബ്രഹ്മാസ്മി തത്വമസി, അതേ രീതിയിൽ അവൻ്റെ ഉള്ളിൽ മുഴങ്ങും. പക്ഷെ അവിടെ ഉപാധേയമായിരിക്കുന്ന ആ ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കത്തില്ല. ആ ശബ്ദം മാത്രമായിട്ടുള്ളിൽ പ്രകാശിക്കാം, ശബ്ദത്തിൻ്റെ മുഴക്കം മാത്രം. പക്ഷെ ജ്ഞാനം അവിടെ പ്രകാശിക്കത്തില്ല. ഇവിടെ അതല്ല പറയുന്നത്, ഉപായത്വന അഭിഹിതം വിവക്ഷിതം ഭവതി. അതെന്താണ്? ആ ജ്ഞാനമാണ്. ഇതരത അവിവക്ഷിതം, മറ്റൊന്നും അവിടെ വിവക്ഷിതമല്ല. ഉള്ളിൽ ജ്ഞാനം പ്രകാശിക്കണം എന്ന് പറയും. ശബ്ദം പ്രകാശിച്ചിട്ട് എന്താ കാര്യം? ശബ്ദം പ്രകാശിച്ചോട്ടെ, പക്ഷെ ജ്ഞാനം പ്രകാശിക്കാതിരുന്നാൽ എന്താണ് അത്? നിഷ്ഫലം, നിർഗന്ധമായ പുഷ്പം പോലെ. പുഷ്പമാണ്, കാണാൻ കൊള്ളാം, പക്ഷെ ഗന്ധമില്ലെങ്കിൽ. അതുപോലെ എന്താണ്? ഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ വേദാന്ത വാക്യങ്ങളെല്ലാം ശ്രവിക്കുന്നുണ്ട് അവൻ, ആ വാക്യങ്ങളെല്ലാം ധരിക്കുന്നുണ്ട്, ശബ്ദത്തെ ഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ ബോധമില്ലെങ്കിൽ അത് നിഷ്ഫല ഗന്ധമായ പുഷ്പമാണ്. ഫലവും ഗന്ധവുമില്ലാത്ത പുഷ്പം പോലായി. ഇവിടെ അതല്ല പറയുന്നത്. ഉപാദാന അനുപാദാനേതു വേദവാക്യ താത്പര്യ അതാത്പര്യാഭ്യാം അവഗമ്യതേ. മുമ്പ് വിശദീകരിച്ച കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ട് അത് വായിക്കും, ചിലപ്പോൾ വായിച്ചിട്ട് വിശദീകരിക്കും. ഇവിടെ എന്താണ് ഉപാദാന അനുപാദാനം എന്ന് പറയുന്നത്? ഗ്രഹിക്കുക ഗ്രഹിക്കാതിരിക്കുക. എന്താ ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗ്രഹിക്കാതിരിക്കുക എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, ഉപാധേയം തത് വിവക്ഷിതം, ഇത് അനുപാതയും തത് അവിവക്ഷിതം. തനെന്തിനെയാണോ ഗ്രഹിക്കേണ്ടത് അതിനെ വേദത്തിൽ വിവക്ഷിതമെന്ന് പറയുന്നു. തനെന്തിനെ ഗ്രഹിക്കുന്നില്ലയോ അതിനെ അവിവക്ഷിതമെന്ന് പറയുന്നു. ഇവിടെ അതെന്താണ് പറയുന്നു? ഉപാദാന അനുപാദാനം വേദവാക്യ താത്പര്യം അതാത്പര്യാഭ്യം. വേദത്തിന്റെ താത്പര്യം എന്താണോ അത് ഗ്രഹിക്കുക, താത്പര്യം എന്തല്ലയോ അതിനെ ഗ്രഹിക്കരുത്. ഇതാണ് എന്നുവെച്ചാൽ വക്താവ് ഉപദേശിക്കുമ്പോൾ, വാസ്തവത്തിൽ അവിടെ വക്തൃത്വം ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും ഋഷി അല്ലെങ്കിൽ ഗുരു ഉപദേശിക്കുന്നുണ്ട്, ശ്രോതാവ് ഗ്രഹിക്കുന്നുണ്ട്. ഗ്രഹിക്കുമ്പോൾ, അങ്ങനെ വരുമ്പോൾ അവിടെ വിവക്ഷിതം എന്ന് പറഞ്ഞാൽ ഉപാധേയമായിരിക്കുന്ന എന്ത്, അവിവക്ഷിതം ഉപാധേയമല്ലാത്തതെന്ത്, സ്വീകാര്യമായതെന്ത്, സ്വീകാര്യമല്ലാത്തതെന്ത്, അല്ലെങ്കിൽ ഗ്രാഹ്യമായത് ഗ്രഹിക്കേണ്ടതെന്ത്, ഗ്രഹിക്കേണ്ടതല്ലാത്തതെന്ത്, അതിവിടെ പറയുന്നു. അവിടെ പറയുമ്പോൾ എന്താണ് വേദവാക്യ താല്പര്യം? ആ വാക്യത്തിലൊരു താല്പര്യമുണ്ട്, അതൊരു വ്യക്തിയുടെ താല്പര്യമല്ല, സ്വാർത്ഥതയുള്ള ഒരു വ്യക്തിയുടെ താല്പര്യമല്ല. വാക്യത്തിൻ്റെ താല്പര്യം എന്താണ്? സാറിന് താല്പര്യം എന്ന് പറയുമ്പോൾ ഞാനൊരു വാക്യം പറയുന്നു, എനിക്കൊരു താല്പര്യമുണ്ട്, കേൾക്കുന്നവൻ ഇന്നത് ബോധിക്കണം. പക്ഷെ ഇവിടെ എന്താണ്? ഞാനില്ല എനിക്കെന്നുള്ളതില്ല. ഇവിടെ ഉള്ളത് കേവലമായ വാക്യം മാത്രം. എന്താണ്? അതിനൊരു കർത്താവില്ല. കർത്തൃത്വമുള്ള ഒരുവന്റെ ബുദ്ധിയിൽ നിന്ന് വാഗീന്ദ്രിയത്തിലൂടെ വെളിപ്പെട്ടതല്ല അത്. അവനിവിടെ എന്താ താല്പര്യം? പറയുന്ന വക്താവിന് താല്പര്യമില്ലെങ്കിൽ ഇവിടെ എന്താണ് ഉപാധേയമായിരിക്കുന്നത്? പറയുന്നു വേദവാക്യ താല്പര്യം എന്ന് പറയുന്നത് വേദ താല്പര്യത്തെ ഗ്രഹിച്ച ഒരുവൻ, ഉപദേശിക്കുമ്പോൾ ശ്രോതാവിൽ ഉണ്ടാകുന്ന ബോധം, അതാണ് വേദ താല്പര്യം എന്ന് പറയുന്നത്. പരമാർത്ഥ ബോധം, തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയവ വേണം വേദവാക്യങ്ങൾ. അതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് എന്താണോ, വക്താവിൽ ഇരിക്കുന്ന ബോധമാണ്. അതാണ് എന്റെ താല്പര്യം എന്ന് പറയുന്നത്. വക്താവ് അറിയുന്നു, ആ വാക്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ വക്താവിന്റെ ഉള്ളിൽ ആ ബോധം പ്രകാശിക്കുന്നു. സർവത്ര എങ്ങനെയാണ്? ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവന്റെ ഉള്ളിൽ ബോധമുണ്ട്, ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള ബോധം. അതുപോലെ ഇവിടെ എന്താണ്? തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് ഉപദേശിക്കുമ്പോൾ ഉപദേശിക്കുന്ന വക്താവിന് ആ വസ്തുവിനെ കുറിച്ചുള്ള ബോധമുണ്ട്. ഏത് വസ്തു? പരമാർത്ഥ വസ്തു. എങ്ങനെയുള്ള പരമാർത്ഥ വസ്തു? തൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന വക്താവിൻ്റെയും ശ്രോതാവിൻ്റെയും സ്വരൂപമായിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറഞ്ഞതുപോലെ സർവപ്രപഞ്ചത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്ന ആ പരമാർത്ഥ വസ്തുവിനെ കുറിച്ചുള്ള ബോധം അവൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് താത്പര്യം. ഇതേ ബോധം തന്നെ ആ വാക്യം ശ്രവിക്കുന്ന ശ്രോതാവിൻ്റെ ഉള്ളിൽ സ്ഫുരിക്കുന്നതാണ് ഇവിടെ താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ താല്പര്യത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ വക്താവിൻ്റെ ഉള്ളിൽ ആ തത്വം പ്രകാശിക്കുന്നത്, അതുപോലെ ശ്രോതാവിൻ്റെ ഉള്ളിലും ആ തത്വം പ്രകാശിക്കുന്നു. ആ തത്വപ്രകാശത്തെയാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ രീതിയിൽ ഒരു ആന എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ കേൾക്കുന്നവന് പദാർത്ഥ ബന്ധത്തിലൂടെ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത്, തന്നെ അന്യമായിരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ച് ബോധമുണ്ടാകുന്നത്, അതുപോലെ ഉള്ള ഒരു താത്പര്യഗ്രഹണമല്ല ഇവിടെ. ഞാൻ ആന എന്നുള്ള ശബ്ദം പ്രയോഗിച്ചത് ആന എന്ന് പറയുന്ന വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാണ്. ഞാനതിനെ ഉദ്ദേശിച്ച് പറഞ്ഞുകൊണ്ട് പറയും അതെന്റെ വിവക്ഷയാണ്. കേട്ടവനും മനസ്സിലായി, അവൻ എന്ത് ചെയ്യുന്നു, എന്റെ ശബ്ദത്തിന്റെ താല്പര്യമായി അവനൊരു വസ്തുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകും. ഇവിടെ അതല്ല പറയുന്നു. ഇവിടെ എന്താ പറയുന്നത്? വേദാന്ത വാക്യ താല്പര്യം, തത്വമസി തുടങ്ങിയ വേദാന്ത വാക്യങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്ന പരമാർത്ഥ ബോധമാണ്. ആ പരമാർത്ഥ ബോധം ഗ്രഹിക്കാം, അതാണ് ഉപാദാനം എന്ന് പറയുന്നുണ്ട്. അതിനെ ഗ്രഹിക്കണം. അനുപാദാനം എന്ന് പറയുമ്പോൾ അത് ഗ്രഹിക്കുന്നില്ല. വാക്യം ഉപദേശിക്കുന്നത് കൊണ്ട് വക്താവിൻ്റെ ഉള്ളിൽ ബോധമുണ്ട്, ശ്രോതാവിൻ്റെ ഉള്ളിൽ ബോധമുണ്ടായിക്കൊള്ളണമെന്ന് നിയമമൊന്നുമില്ല. ആ ബോധത്തെ, ആ ബോധം പ്രകാശിക്കുന്നതിനുള്ള ഒരു യോഗ്യത അവിടെ ഇല്ലെങ്കിൽ ആ ബോധം ഉണ്ടാകത്തില്ല. ആരുപദേശിച്ചാലും ശരി, സാക്ഷാത് ഈശ്വരൻ ഉപദേശിച്ചാലും ശരി, ആർക്കും ഒരു ബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഉപാദാനവും അത് അനുപാദാനവും രണ്ടും സംഭവിക്കാം. വേദാന്ത വാക്യത്തിൽ നിന്ന് ഒരാൾക്ക് ബോധം ഉണ്ടാകാം, വേറൊരാൾക്ക് ബോധം ഉണ്ടാകാതിരിക്കാം. അങ്ങനെ വേദാന്ത വാക്യത്തിൽ നിന്നും ഒരുവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ബോധത്തെയാണ് അതിൻ്റെ വിവക്ഷ എന്ന് പറയുന്നത്. അതിനെയാണ് താത്പര്യം എന്ന് പറയുന്നത്. അതാണ് ഉപാദാനമായിരിക്കുന്നത്. അതിനെയാണ് ഇവിടെ പറയുന്നത് അപരോക്ഷ ബോധം എന്ന് പറയുന്നത്. അത് പറയുന്നു ഉപാദാന അനുപാദനേതു വേദാന്തവാക്യ താത്പര്യ അതാത്പര്യാഭ്യ അവഗമ്യതേ. അത് പരമാർത്ഥത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ഇത് ഉപാസനയെക്കുറിച്ച് എങ്ങനെയാണെന്ന് വിശദീകരിക്കും. ശരി.